ഭാഷ്യം അധ്യായം 1 പാദം 3 അധികരണ 11 സൂത്രം 40 ജ്യോതിർദർശനാത് യശസംപ്രസാദോ അസ്മത് ശരീര സമുദ്ധായ പരം ജ്യോതിർസമ്പദ്യസ്വന രൂപേണ അഭിനിഷ്പദ്യതേ ഇതി ശ്രൂയതേ തത്ര സംശയ്യതേ കിം ജ്യോതിശബ്ദം ചക്ഷുർവിഷയ തമോപഹം തേജകിംബാ പരം ബ്രഹ്മേതി കിം താവത് പ്രാപ്തം പ്രസിദ്ധമേവ തേജോ ജ്യോതിശബ്ദമിതി കുതഹ തത്ര ജ്യോതിശബ്ദസ്യ രൂഢത്വം. ഇത് ചാന്തോഗ്യത്തിലെ 8-ാം അധ്യായത്തിലെ വാക്യമാണ്. പ്രജാപതി ഇന്ദ്രൻ ഉപദേശിക്കുന്നതാണ്. യേശ സംവർസാദ് അസ്മ ശരീര സമുദ്ധായ ഈ സംവർസാദൻ ഈ ശരീരത്തിൽ നിന്ന് സമുദ്ധാനം ചെയ്തിട്ട് പരംജ്യോതിരുപസമ്പദ്യ പരംജ്യോതിസിനെ പ്രാപിച്ചിട്ട് സ്വീനരൂപേണ അഭിനിഷ്പദ്യതയെ സ്വസ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഇത് 8-ാം അധ്യായത്തിലും വരുന്നുണ്ട്. ഈ വാക്യം അതിനു മുമ്പും വരുന്നുണ്ട്. ഇത് ചാന്തിയുക്തത്തിൽ ആവർത്തിക്കുന്ന ഒരു വാക്യമാണ്. സുഷുതിയെ കുറിച്ച് പറയുന്നത് നമ്മളവിടെ വളരെ വിശദമായി ചർച്ച ചെയ്തതാണ്. അപ്പൊ സുഷുതിയിൽ എന്ത് സംഭവിക്കുന്നു എന്ന് പറയുന്നു, ശരീരത്തെ വിട്ടിട്ട് സമ്പ്രസാദൻ പരബ്രഹ്മസ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്നാണ്. തത്ര സംശയത്തെ, ഇവിടെ സംശയം, കിം ജ്യോതിശബ്ദം ചക്ഷുർവിഷയ തമോ അപഹം തേജ, ഇതെന്താണ്? ചക്ഷുരിന്ദ്രിയത്തിന് വിഷയമായിരിക്കുന്ന തമസ്സിനെ ഇല്ലാതാക്കുന്നതായ തേജസ്സാണോ, അതായത് ബാഹ്യമായ തേജസ്സാണോ, വെളിച്ചമാണോ? ഇവിടെ തേജസ് എന്ന് പറയുന്നത് ബാഹ്യമായ വെളിച്ചമാണ്, കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്നതാണ് ചക്ഷുർ വിഷയം എന്ന് പറയുന്നത്. ആ വെളിച്ചമാണ് ഇരുട്ടിനെ ഇല്ലാതാക്കുന്നത്. ഇവിടെ ജ്യോതിശബ്ദം കൊണ്ട് ഭൗതിക തേജസ്സിനെ ആണോ എടുക്കേണ്ടത്? ഭൗതിക തേജസ് എന്ന് പൂർവപക്ഷം, പരബ്രഹ്മമെന്ന് സിദ്ധാന്തം, കിമ പരംബ്രഹ്മേരി, അതോ പരബ്രഹ്മമാണോ? കിം താവത് പ്രാപ്തം, ചോദിക്കുന്ന എന്താണ് ഇവിടെ പ്രാപ്തമാകുന്നത്, നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്താണ് എന്ന് ചോദിക്കുമ്പോൾ പൂർവക്ഷി പറയുന്നു, പ്രസിദ്ധമേവ തേജോ ജ്യോതിശബ്ദമിതി. പ്രസിദ്ധമായ തേജസ്സാണ് ജ്യോതി എന്നുള്ള ശബ്ദം കൊണ്ട് ഗ്രഹിക്കേണ്ടതിനെയാണ്. ബാഹ്യ തേജസ്സാണ്, ബ്രഹ്മമല്ല എന്നാണ്. എന്തുകൊണ്ട് തത്ര ജ്യോതിശബ്ദസ്യ രൂഢത്വം? ജ്യോതിസ് എന്ന് പറഞ്ഞാൽ പ്രകാശം. ആ അർത്ഥത്തിൽ അത് രൂഢമായിരിക്കുന്നു എന്നുവെച്ചാൽ ലോകപ്രസിദ്ധമായിരിക്കുന്നു എന്നർത്ഥം. ജ്യോതിസ് എന്ന് വെച്ചാൽ പ്രകാശമാണ്, അതങ്ങനെ ബ്രഹ്മമാകും. ജ്യോതി ചരണാഭിധാനാത് ഇത്യത്ര ഹി പ്രകടന ജ്യോതിശബ്ദ സ്വാർത്ഥം പരിത്യജ്യ ബ്രഹ്മണി വർത്തതെ. ജ്യോതിശ്ചരണാഭിധാന നേരത്തെ 1-ാം അധ്യായത്തിലെ 24-ാമത്തെ സൂത്രം അവിടെ ശരിയാണ്. അവിടെ ഹേതു പറഞ്ഞു ചരണാഭിധാന, അവിടെ ജ്യോതി എന്ന് പറയുന്ന ശബ്ദം, അതിൻ്റെ സ്വാർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രകാശം എന്നുള്ള അർത്ഥത്തെ വിട്ടിട്ട് അത് പരബ്രഹ്മം എന്നുള്ള അർത്ഥത്തെ അവിടെ എടുക്കുന്നുണ്ട്. അവിടെ പറഞ്ഞു എന്താണ്, ഗായത്രി വാക്യ പ്രകൃത ബ്രഹ്മ പരാമർശക യശബ്ദ സമാനാധികരണ്യം ജ്യോതിശബ്ദ സ്വാർത്ഥത്യാഗ കൃത. അവിടെ ഗായത്രി വാക്യത്തിൽ യത് എന്നുള്ള ശബ്ദം കൊണ്ട് ബ്രഹ്മത്തെ പരാമർശിക്കുന്നുകൊണ്ട് അവിടെ ജ്യോതിശബ്ദം ബ്രഹ്മമാണ്. അതവിടെ മുമ്പ് ചർച്ച ചെയ്ത കാര്യമാണ്. ഇവിടെ പക്ഷേ ജ്യോതിശബ്ദത്തിന് സ്വാർത്ഥത്തെ ത്യജിക്കുന്നതിനുള്ള ഹേതുക്കളൊന്നും കാണുന്നില്ല എന്നാണ്. സ്വാർത്ഥം എന്ന് വെച്ചാൽ ജ്യോതിശബ്ദത്തിന്റെ അർത്ഥം പ്രകാശം എന്നുള്ള അർത്ഥത്തെ ത്യജിക്കുന്നതിന് ഉള്ള ഹേതുക്കളൊന്നും കാണുന്നില്ല. അതുകൊണ്ട് ഈ വാക്യത്തിൽ ജ്യോതിരൂപസമ്പദ്യ എന്ന് പറയുന്ന ശബ്ദ വാക്യത്തില് ജ്യോതിശബ്ദം വെളിച്ചം എന്നുള്ള അർത്ഥത്തിലാണ്, അല്ലെങ്കിൽ അഗ്നി തേജസ് ഇങ്ങനെയുള്ള അർത്ഥത്തിലാണ് എന്ന് പൂർവപക്ഷം. ജ്യോതിശരണ അഭിധാനെന്ന് പറയുന്നിടത്ത് ശരിയാണ്, അവിടെ ജ്യോതി എന്ന് പറഞ്ഞാൽ ബ്രഹ്മമാണ്, ഇവിടെ അങ്ങനെ അല്ലെന്നാണ്. സ്വാർത്ഥ പരിത്യാഗേ കാരണം ദർശിതേ. ഇവിടെ ചാന്ദോഗ്യത്തിൽ പ്രജാപതി ഉപദേശിക്കുന്ന സ്ഥലത്ത് ജ്യോതിശബ്ദം ലോകപ്രസിദ്ധമായിരിക്കുന്ന അർത്ഥത്തെ വിട്ടിട്ട് പരബ്രഹ്മം എന്ന അർത്ഥത്തെയാണ് ബോധിപ്പിക്കുന്നത് എന്നുള്ളതിന് ഒരു കാരണം ഇവിടെ കാണുന്നില്ല. ഇഹ ചാന്ദോഗ്യത്തിൽ തദ്വത് കിഞ്ച് സ്വാർത്ഥ പരിത്യാഗി കാരണം, സ്വാർത്ഥ പരിത്യാഗത്തിനുള്ള കാരണങ്ങൾ ഒന്നും തന്നെ ഇവിടെ കാണുന്നില്ല. തഥാച നാഡീഖണ്ഡേ അഥ എത്ര ഏതത് അസ്മാത് ശരീര ഉത്ക്രാമതി അഥ ഏതേരൈവ രശ്മിഭി ഊർധ്വം ആക്രമതേ ഇതി മുമുക്ഷോർ ആദിത്യപ്രാപ്തിരഭിഹിത. അത് മാത്രമല്ല, ഉപാസകൻ ആദിത്യനെ പ്രാപിക്കുന്ന കാര്യം പറയുന്ന സന്ദർഭമുണ്ട് ഇവിടെ തന്നെ എട്ടാം അധ്യായത്തിൽ. അഥ അനന്തരം മരണസമയത്ത് എത്ര ഏതസ്മാ ശരീര ഉത്ക്രാമതി, ഒരു ഉപാസകൻ ഈ ശരീരം വിട്ടുപോകുമ്പോൾ അഥ ഏതീരൈവ രശ്മിഭി, ഈ രശ്മികളിലൂടെ ഊർധ്വം ആക്രമതി ബ്രഹ്മലോകത്തെ പ്രാപിക്കുന്നു, ഊർധ്വലോകം അതാണ് എന്നിങ്ങനെ മുമുക്ഷോർ ആദിത്യപ്രാപ്തി അഭീത്. അവിടെ മുമുക്ഷു ആദിത്യദ്വാരാ ബ്രഹ്മലോകത്തെ പ്രാപിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. അവിടെ എന്താണ് തേജശബ്ദം കൊണ്ട് ഭൗതികമായി പ്രസിദ്ധമായിരിക്കുന്ന അർത്ഥത്തെയാണ് എടുക്കുന്നത്. തസ്മാത് പ്രസിദ്ധമേവ തേജോ ജ്യോതിശബ്ദമിതി. അതുകൊണ്ട് ഇവിടെ ജ്യോതിശബ്ദം കൊണ്ട് ലോകപ്രസിദ്ധമായ അർത്ഥത്തെ എടുക്കണം, ബ്രഹ്മം എന്നുള്ള അർത്ഥത്തെ എടുക്കരുത്. അപ്പൊ ജ്യോതിസ് എന്ന് പറയുന്ന അർച്ചരാദി മാർഗത്തെ കാണിക്കുകയാണ്. അപ്പൊ അർച്ചരാദി മാർഗത്തെ കാണിക്കുമ്പോൾ അവിടെ അർച്ചിസ് എന്ന് പറയുന്നത് ജ്യോതിസാണ്. ഏവം പ്രാപ്തേ ബ്രഹ്മ എന്ന സിദ്ധാന്തം പറയുന്നു, ജ്യോതിസ് എന്ന് പറഞ്ഞാൽ ലോകപ്രസിദ്ധമായ അർത്ഥമല്ല, ബ്രഹ്മമാണ്. പരമേവ ബ്രഹ്മ ജ്യോതിശബ്ദം, പരബ്രഹ്മമാണ് ജ്യോതിശബ്ദം കൊണ്ട് ഗ്രഹിക്കേണ്ടത്. കസ്മാത് ദർശനാത്, അതാണ് ജ്യോതിഹി ദർശനാത് എന്ന് പറഞ്ഞിരിക്കുന്നു. എന്തുകൊണ്ട് ദർശനാത് എന്ന് പറഞ്ഞാൽ എന്താണത് വ്യാഖ്യാനിക്കുന്നു, തസഹീഹ പ്രകൃണേ വക്തവ്യത്വേന അനുവർത്തിർ ദർശ്യത്തെ. ഇവിടെ എന്താണ് ഉപദേശിക്കാനായി ഈ പ്രകടനത്തിൽ നിർദ്ദേശിക്കുന്നത് ബ്രഹ്മത്തെയാണ്, ഭൗതിക ജ്യോതിസ് അല്ല. ആത്മാപഹതപാത്മാഇത്യപഹതപാത്മത്വാദി ഗുണകസ്യ ആത്മനഃ പ്രകടനാത് അന്വേഷ്ടവ്യത്വേന വിജിജ്ഞാസിതവ്യത്വേന പ്രതിജ്ഞാനാത്. കാരണം ഇവിടെ ഈ പ്രകടനത്തിൽ പ്രജാപതി ഇന്ദ്രൻ ഉപദേശിക്കുന്ന ഈ പ്രകടനത്തിൽ ഈ ആത്മാ അപഹതപാത്മാ എന്നിങ്ങനെ ആത്മാവിനെ കുറിച്ചാണ് പറയുന്നത്. ഈ പ്രകടനത്തിൽ പാപരഹിതമായ ആത്മാവിനെ കുറിച്ച് പറയുന്നു. അതിനെക്കുറിച്ചാണ് പറയുന്നത് അന്വേഷിച്ചവ്യ വിജിജ്ഞാസിതവ്യ, അതാണ് അന്വേഷിച്ചറിയേണ്ടതെന്ന് പറയുന്നു. അങ്ങനെ ഒരു ആത്മാവിനെ കുറിച്ച് പ്രതിജ്ഞ ചെയ്തിരിക്കുന്നത് കൊണ്ട് ആ സന്ദർഭത്തിൽ പറയുന്ന ജ്യോതിശബ്ദം കൊണ്ട് ആ പരമാത്മാവിനെയാണ് ഗ്രഹിക്കേണ്ടത്, അല്ലാതെ ലോകപ്രസിദ്ധമായ പ്രകാശത്തെയല്ല. ഇത് ആത്മാവിന്റെ പ്രകരണമാണ്. ആകാശത്തെക്കുറിച്ച് ജ്യോതിഷനെ കുറിച്ചല്ല ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഏവം ത്വേവത്തെ ഭൂയവനും വ്യാഖ്യാസ്യാമീതി ചാനുസന്ധാന. അത് മാത്രമല്ല, അവിടെ പ്രജാപതി ഇന്ദ്രനെ ഉപദേശിക്കുമ്പോൾ ഓരോ സ്ഥലത്തും ഞാൻ ഇതുവരെ നിനക്ക് ഉപദേശിച്ച കാര്യത്തെ തന്നെ ഞാൻ തുടർന്ന് വ്യാഖ്യാനിക്കാം, വ്യക്തമായി പറയാം എന്നിങ്ങനെ ആവർത്തിച്ചാവർത്തിച്ച് പറയുന്ന ഒരേ ബ്രഹ്മതത്വത്തെക്കുറിച്ചാണ്, അല്ല പ്രകാശത്തെക്കുറിച്ചല്ല. അത് ബ്രഹ്മതത്വമാണ്. ജ്യോതിസ് എന്ന് പറയുന്നത് എങ്ങനെ വ്യക്തമാകും? അശരീരം ആവസന്തം പ്രിയസ്പൃശ്യതീതിച്ച അശരീരത്തായ ജ്യോതി സമ്പത്തി അസ്യവിധാന. അവിടെ ഒരു കാര്യം പറയുന്നുണ്ട്, എന്താണ്? അശരീരം ആവസന്തം പ്രിയപ്രിയേ സ്പൃശത, അവനെ പ്രിയപ്രിയങ്ങൾ സ്പർശിക്കുന്നില്ല, അവൻ അശരീരനായി തീരുമ്പോൾ എന്ന് പറയും. അപ്പോൾ അശരീരനായി തീരുമ്പോൾ, ശരീരരഹിതനായി തീരുമ്പോൾ അവനെ പ്രിയപ്രിയങ്ങൾ സ്പർശിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് അശരീരത? ശരീരരഹിതനായി തീരുക എന്ന് പറയുന്നത് എന്താണ്? അവിടെ പറയുന്നത് ജ്യോതി സമ്പത്തിയാണ്. ജ്യോതിസിനെ പ്രാപിക്കുമ്പോഴാണ് ഒരുവൻ ശരീര രഹിതനായിത്തീരുന്നു. എന്താണ് ആ ജ്യോതി പ്രാപ്തി എന്ന് പറയുന്നു? അത് പറയുന്നു ബ്രഹ്മഭാവാസ്ച അന്യത്ര അശരീരത അനുഭൂതി. അത് ബ്രഹ്മപ്രാപ്തിയാണ് അവിടെ. അല്ല ഏതെങ്കിലും ഒരു ജ്യോതിസിനെ പ്രാപിക്കുകയോ സൂര്യനിലൂടെ ബ്രഹ്മലോകത്തെ പ്രാപിക്കുന്നോ ഒന്നുമല്ല. അശരീരത്വം എന്ന് പറയുന്നത് ബ്രഹ്മഭാവമാണ്. ബ്രഹ്മഭാവം എന്ന് പറയുമ്പോൾ ബ്രഹ്മജ്ഞാനം കൊണ്ട് ഒരുവന് പ്രാപ്തമാകുന്ന മുക്തി. ഒരുവനെ പ്രിയാപ്രിയങ്ങൾ സ്പർശിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ ബ്രഹ്മം പ്രിയാപ്രിയങ്ങൾക്ക് അതീതമാണ്. ബ്രഹ്മസ്വരൂപത്തിൽ പ്രിയാപ്രിയങ്ങൾ, ഇഷ്ടാനിഷ്ടങ്ങളോ അതിന്റെ ഫലമായിരിക്കുന്ന സുഖദുഃഖങ്ങളോ ഇല്ല. അങ്ങനെ ബ്രഹ്മജ്ഞാനത്തിലൂടെ സംഭവിക്കുന്ന ബ്രഹ്മപ്രാപ്തി, അപ്പോൾ നിത്യ ആപ്തമായിരിക്കുന്ന നിത്യപ്രാപ്തമായിരിക്കുന്ന ബ്രഹ്മത്തെ ഒരാളെ ബോധിക്കുമ്പോൾ അവിടെ വിശദീകരിക്കുന്നുണ്ട്. അതിനെ തന്റെ സ്വരൂപമായി ബോധിക്കുമ്പോൾ അവിടെ തന്നിൽ സുഖദുഃഖങ്ങളൊന്നും പരമാർത്ഥത്തിൽ മൂന്ന് കാലത്തിലുമില്ല എന്ന് അവൻ ബോധിക്കുന്നു എന്നാണ് അത് വ്യാഖ്യാനിക്കുന്നത്. അതാണ് ഒരുവന്റെ അശരീരത്വം എന്ന് പറയുന്നത്. അല്ലാതെ ശരീരത്തെ വിടുകയോ അല്ലെങ്കിൽ ശരീരത്തിൽ നിന്ന് വേറിട്ട് സ്ഥിതി ചെയ്യുകയോ അതൊന്നുമല്ല. അപ്പൊ അശരീരത്വം എന്ന് പറയുന്നത് ബ്രഹ്മജ്ഞാനത്തിലൂടെ വരുന്ന മുക്തിയാണ് ഒരുവൻ. ആ മുക്തി എന്ന് പറയുമ്പോൾ തന്റെ സ്വരൂപം മുക്തമാണെന്നുള്ള ബോധമാണ്. അതിനപ്പുറം മുക്തിയെ കുറിച്ച് പറയുന്നത് തന്റെ സ്വരൂപം തന്നെ മുക്തമാണെന്നവൻ അറിയുന്നു. എന്തുകൊണ്ട്? സുഖദുഃഖാദികളുടെ അനുഭവം ഉണ്ടെങ്കിലും ജാഗ്രത, ആ സുഖദുഃഖാദികൾ കാലത്രയത്തിലും ഉപാവർത്തത്തെ കൊടുക്കും. അത് തന്റെ സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നില്ല. അപ്പൊ സുഖദുഃഖാദികളൊക്കെ എല്ലാം പിന്നെ എവിടെ സ്ഥിതി ചെയ്യുന്നു? അതെല്ലാം ശരീര സംബന്ധിയാണ്. ജാഗ്രത ഈ ശരീര സംബന്ധമായി അനുഭവപ്പെടുന്നതാണ്. അതാണ് അവിടുത്തെ നിർണയം. ഒരാൾ ബോധിക്കുന്നു കേവല ശരീര സംബന്ധമായി അനുഭവപ്പെടുന്ന ഈ സുഖദുഃഖങ്ങൾ തന്റെ സ്വരൂപത്തെ സ്പർശിക്കുന്നില്ല. അപ്പോ സ്വയം തന്റെ സ്വരൂപം എന്ന് പറയുന്നത് അശരീരമായി, അത് ശരീരരഹിതമായെന്ന് പറഞ്ഞാൽ അതിന് ശരീരവുമായിട്ടോ ശരീര സംബന്ധിയായിരിക്കുന്ന സുഖദുഃഖങ്ങളുമായിട്ടോ യാതൊരു ബന്ധമില്ല. ഇത്തരത്തിൽ മുക്തി ബോധിപ്പിക്കുന്നതാണ്. അല്ലാതെ മുക്തി എന്ന് പറയുന്നതിന് സുഖദുഃഖങ്ങൾ പ്രാപിക്കാതിരിക്കുന്ന ഒരു ജീവന്റെ അവസ്ഥ, ഇപ്പോൾ ഈ ജാഗ്രതത്തിൽ ഒരാൾ സുഖദുഃഖങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു, അതുപോലെ സുഖദുഃഖങ്ങൾ പ്രാപിക്കാതിരിക്കുന്ന ഒരു അവസ്ഥാന്തരം എന്നല്ല ഇവിടെ പറയുന്നു. അങ്ങനൊരവസ്ഥാന്തരമല്ല, കാരണം ഏതെങ്കിലും ഒരു അവസ്ഥാന്തരത്തെ പ്രാപിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പ്രാപിക്കുന്നു എന്നിരിക്കുക, അവസ്ഥാന്തരം പ്രാപ്യമായ ഒന്നാണെങ്കിൽ അത് നഷ്ടമാകാം ഏതവസ്ഥയെ പ്രാപിച്ചാലും. ഇപ്പൊ ജാഗ്രതയിലിരിക്കുന്നു, ഇവിടെ സുഖദുഃഖങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു, ഒരാൾ വളരെ പണിപ്പെട്ട് ഈ അവസ്ഥയെ ജയിച്ച് അല്ലെങ്കിൽ ഈ അവസ്ഥയിൽ നിന്ന് മാറി വേറൊരവസ്ഥയിൽ ചെന്നിരുന്നു കഴിഞ്ഞാൽ അത് ബ്രഹ്മലോകം വരെയുള്ള അവസ്ഥയായാലും ശരി അവിടെ സ്ഥായിയായിരിക്കാൻ പറ്റത്തില്ല, കാരണം ഏതവസ്ഥയും നഷ്ടപ്പെട്ടുള്ളൂ. എന്തെങ്കിലും അഭ്യാസത്തിലൂടെ പ്രാപിക്കുന്ന ഒരു അവസ്ഥയല്ല പ്രിയാപ്രിയങ്ങൾ ഇല്ലാത്ത അശരീരത്വം എന്ന് പറയുന്നു. കാരണം ഇവിടെ മുക്തി എന്ന് പറയുന്ന സങ്കല്പം തന്നെ വരുന്നത് എന്താണ്? സുഖദുഃഖങ്ങളിൽ നിന്നൊരാൾക്ക് മുക്തി വേണം, അതാണ് പ്രധാനമായ വിഷയം. ഇവിടെ സശരീരത്തോടുകൂടിയിരിക്കും, അത് ശരീരത്തിലൂടെ ശരീരത്തിൽ സ്ഥിതി ചെയ്തുകൊണ്ട് സുഖദുഃഖങ്ങളെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഈ സുഖദുഃഖങ്ങളെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ ഇതിലൊന്നും മുക്തി സങ്കല്പിക്കാൻ കൂടി സാധ്യമല്ല. ജാഗ്രത ഈ ശരീരത്തിലിരിക്കുക, അല്ലെങ്കിൽ ശരീരബോധത്തോടുകൂടിയിരിക്കുക ഇവിടെ മുക്തി നേടുക എന്ന് പറയുന്നത് സാധ്യമല്ല. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഒരുവൻ അവസ്ഥാന്തരത്തിന് വേണ്ടി പരിശ്രമിക്കുന്നു. മറ്റൊരവസ്ഥ, മറ്റൊരവസ്ഥയിൽ അവിടെ ഈ സുഖദുഃഖങ്ങളില്ലാത്ത ഒരവസ്ഥ, അതിനു വേണ്ടിയിട്ടാണ് ഉപാസന അഭ്യാസങ്ങൾ ചെയ്യുക. അഭ്യാസങ്ങൾ ചെയ്തിട്ട് ഈ ജാഗ്രത അവസ്ഥയെ വിടുക, അതിനെ കുറിച്ചാണ് മുമ്പ് പറഞ്ഞത്, തുടക്കത്തിൽ പറഞ്ഞു. എന്താണ് ജ്യോതിരൂപ സമ്പദ്യ സേനരൂപേണ അഭിനിഷ്പത്തി, അതിനുവേണ്ടി എന്ത് വേണം? അസ്മാത് ശരീര സമുദ്ധായ, ഈ ശരീരത്തിൽ നിന്ന് സമുദ്ധാനം ചെയ്യണം. സമുദ്ധാനം ചെയ്യുക എന്ന് പറഞ്ഞാൽ സാറിന് അർത്ഥം എന്താണ്? അതിൽ നിന്ന് എഴുന്നേറ്റ് പോവുക, ശരീരം വിട്ടുപോകണം. അപ്പൊ ശരീരത്തിൽ നിന്ന് വേറിട്ടൊരാത്മാവുണ്ട്, താൻ ആത്മാവാണ്, ആത്മാവായിരിക്കുന്ന താൻ ഈ ശരീരത്തെ വിട്ടുപോയി ഈ സുഖദുഃഖങ്ങളിൽ നിന്ന് രക്ഷപ്പെടണം. അപ്പൊ ശരീരം വിട്ടുപോകണമെങ്കിൽ എന്ത് വേണം? അതിന് ഉള്ള അഭ്യാസം ചെയ്യണം. അതിനുള്ള എന്താ അഭ്യാസം? ഉപാസനം. അപ്പൊ ഉപാസന ചെയ്യുന്നു, മരണസമയത്ത് പ്രാണൻ ഉത്ക്രമിക്കുന്നു. അപ്പൊ ഈ ശരീര സംബന്ധമില്ലാത്ത ഒരവസ്ഥയിലെത്തിച്ചേരുന്നു. അവസ്ഥയിൽ ശരീര സംബന്ധം ഇല്ല, അതുകൊണ്ട് സുഖദുഃഖങ്ങൾ അവനെ സ്പർശിക്കുന്നില്ല. ശരീര സംബന്ധമുണ്ടോ, സുഖദുഃഖങ്ങൾ സ്പർശിക്കും. അപ്പൊ സുഖദുഃഖങ്ങളിൽ നിന്നുള്ള രക്ഷപ്പെടുക എന്ന് പറയുന്നതാണ് മുക്തി. ഇവിടെ അദ്വൈതത്തിൽ അതിനെ നിഷേധിക്കുന്നു. ഏറ്റവും പ്രധാനമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അവസ്ഥാന്തരത്തെ പ്രാപിക്കുക, അങ്ങനെ മുക്തി എന്നൊക്കെ പറയുന്നത് കേവലം ഉപാസനയുടെ ഫലമായിട്ട് വരുന്ന കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് ഇവിടെ പറയുന്നു പ്രിയാപ്രിയങ്ങൾ സുഖദുഃഖങ്ങൾ സ്പർശിക്കാതിരിക്കുക എന്ന് പറയുന്നത് അശരീരമായിരിക്കുക, അത് സമ്മതിക്കുന്നു. പക്ഷെ ഈ അവസ്ഥയെ വിട്ട് വേറെ ഏതെങ്കിലും ഒരവസ്ഥയെ പ്രാപിച്ചു കഴിഞ്ഞാൽ അവിടെ അവൻ അശരീരത്വത്തെ പ്രാപിക്കുന്നില്ല. കാരണം അവിടെ എന്തുണ്ട്? ജീവന് ഗമനമുണ്ട്. ജീവൻ ഗമിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗമിക്കുന്നതിന് ശരീരം വേണം. ശരീരത്തോടുകൂടിയേ ഗമിക്കാൻ പറ്റും. അവക്രിയമായിരിക്കുന്ന ആത്മാവ്, വികാരരഹിതമായ ആത്മാവിന് ഗമനാഗമനങ്ങളൊന്നുമില്ല, അതിന് പോകാനോ വരാനോ ഒന്നും കഴിയത്തില്ല. അപ്പൊ ശരീരാഭിമാനത്തോടുകൂടി ചിന്തിക്കുന്ന ഒരുവനാണ് ആത്മാവിന്റെ ഗമനാഗമനങ്ങളെ കുറിച്ച് അറിയുന്നു, പോകുന്നു വരുന്നു. അപ്പൊ ആ ബുദ്ധിയോടുകൂടിയാണ്, ആ ബോധത്തോടുകൂടിയാണ് ഒരാൾ ഉപാസന ചെയ്യുന്നത്, അവസ്ഥാന്തരത്തെ പ്രാപിച്ച് മുക്തിയെ നേടുന്നത്. അപ്പൊ അതിനെ നിഷേധിച്ചുകൊണ്ടാണ് ശ്രുതി പറയുന്നത്, ആ അശരീരത്വമാണ് എന്ന് പറയുന്നു. അപ്പൊ അശരീരത്വം എന്ന് പറയുന്നത് എന്താണ്? ശരീരരാഹിത്യം എന്ന് പറയുന്നത്, ശരീരരാഹിത്യം എന്ന് പറയുന്നത് തന്റെ പരമാർത്ഥ സ്വരൂപമാണ്. അതിനു വേണ്ടിയിട്ടാണ് പിന്നെ അവിടെ സുഷുതിയെ കുറിച്ച് പറയുന്നത്. അത് മരണത്തിൽ ശരീരത്തെ വിട്ടുപോകുന്നത് പോലെയുള്ള ഒരു പോക്കല്ല. അങ്ങനെ സംഭവിക്കുകയല്ല ചെയ്യുന്നു. അവിടെ എന്താണ്? ശരീര സമുദ്ധായ, ശരീരത്തിൽ നിന്ന് വിട്ടിട്ട് ജീവന് സഞ്ചാരമുണ്ട്. ഇവിടെ അങ്ങനെയുള്ള സഞ്ചാരങ്ങളൊന്നുമില്ല. അത് കേവലം സ്വസ്വരൂപമായി തന്നെ സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ അവിടെ ആ ശരീര താതാമ്യം വിടുകയാണ്, അധ്യാസം വിടുന്നു. അപ്പം ആ ശരീരം എന്ന് പറയുന്നത് എന്താണ്? ആ അധ്യാസം വിട്ടിട്ട് കേവല സ്വരൂപമായി സ്ഥിതി ചെയ്യുക. അതുകൊണ്ടെന്താ? ആ സ്വരൂപത്തിൽ സുഖദുഃഖങ്ങൾ ഇല്ല. തന്റെ സ്വരൂപത്തെ മൂന്ന് കാലത്തിലും ഒരവസ്ഥയിലും, അടുത്ത സൂത്രതകൾ കുറച്ചുകൂടെ വ്യക്തമാക്കും, സുഖദുഃഖങ്ങൾ സ്പർശിക്കുന്നില്ല. ശരി, അങ്ങനെ ആയിക്കോട്ടെ, മൂന്ന് കാലത്തിലും മൂന്ന് അവസ്ഥയിലും തന്റെ സ്വരൂപത്തെ സുഖദുഃഖങ്ങൾ സ്പർശിക്കുന്നില്ല. അതെങ്ങനെ മുക്തി എന്ന് പറയും? പറയുന്നു, അങ്ങനെ തന്റെ സ്വരൂപത്തെ കുറിച്ചുള്ള ബോധം, ആ ബോധത്തിൽ അവന് മുക്തിയെക്കുറിച്ചും ബോധമുണ്ടാകും. അതാണ് മുക്തി എന്നുള്ള ബോധമുണ്ടാകും. അതാണ് ജ്ഞാനം കൊണ്ട് മോക്ഷം എന്ന് പറയുന്നു. ഉപാസന കൊണ്ടല്ല, ഉപാസനയിലൂടെയുള്ള പ്രാപ്തിയല്ല. അപ്പൊ അശരീരമായി ഗ്രഹിക്കുന്ന എന്തിനെ? അത് സ്വസ്വരൂപത്തെയാണ്. അതൊരവസ്ഥാന്തരമല്ല. ഈ ജാഗ്രത അവസ്ഥയെ വിട്ട് വേറെ ഏതെങ്കിലും ഒരവസ്ഥയെ പ്രാപിക്കുന്ന ഒന്നല്ല. ഇങ്ങനെ നമ്മൾ അവിടെ വിശദീകരിച്ചു. ആ സ്വരൂപം സുഖദുഃഖ നിർമുക്തമായിരിക്കുന്നു എന്നുള്ള ബോധത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ പറയുന്നു, അശരീരം അവസന്തന്ന പ്രിയ പ്രിയേ പ്രിയാപ്രിയങ്ങൾ അതിനെ സ്പർശിക്കുന്നില്ല എന്ന് വെച്ചാൽ അതിനോട് ബന്ധമില്ല. ഈ ബോധം എങ്ങനെ വരുന്നു? ഈ ബോധത്തിലൂടെ അവൻ മനസ്സിലാക്കുന്നു മുക്തി തന്റെ സ്വരൂപമാണ്. അതല്ലാതെ മുക്തി എന്ന് പറയുന്നത് അദ്വൈതത്തിൽ അസംഭവമായ കാര്യമാണ്. പ്രാപിക്കുന്ന ഒന്നല്ല മുക്തി, ഒന്നിലൂടെയും പ്രാപിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ പ്രമാണത്തിന്റെ ആവശ്യം, ശ്രുതി പ്രമാണത്തിന്റെ ആവശ്യം. ശ്രുതി പ്രമാണം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ബോധത്തിന്റെ ഉത്പത്തിക്ക് അത് നിമിത്തമാകുന്നു. അങ്ങനെ ഒരു ബോധത്തെ ശ്രുതി ഉണ്ടാക്കിത്തരുന്നു. മുക്തി ഉത്പന്നമാകുന്നില്ല, പക്ഷെ ബോധം ഉത്പന്നമാകുന്നു. അതുകൊണ്ടാണ് പറയുന്നത് എന്താണ്? പ്രമാണം ഇതിന് മുക്തിയെ സൃഷ്ടിക്കാൻ സാധ്യമുണ്ട്. പ്രമാണത്തിന് എന്തിനെ സാധിക്കൂ? പ്രമേയം ഉണ്ടാക്കാൻ സാധിക്കും. ശരിയായ ബോധത്തെ നമുക്ക് ഉണ്ടാക്കാൻ തരാൻ പറ്റും, അല്ല മുക്തിയെ അതിന് സാധ്യമില്ല. ശരിയായ ബോധത്തെ ഉണ്ടാകും. അപ്പോ മുക്തിയെ സംബന്ധിച്ചുള്ള സങ്കല്പങ്ങൾ, ആ സങ്കല്പങ്ങൾ കാരണമായിരിക്കുന്ന മുക്തിയെ സംബന്ധിച്ചുള്ള ബോധമില്ലായ്മ, അജ്ഞാനം, ഇതെല്ലാം നശിക്കുന്നു. അല്ലെങ്കിൽ പറയാൻ എന്താണ്? വിപരീയ രൂപത്തിലുള്ള ഈ അജ്ഞാനങ്ങളെല്ലാം നശിക്കുന്നു. അതാണ് ഇവിടെ ഫലമെന്ന് പറയുന്നത്. പറയുന്നു, അശരീരം അവസന്തന്ന പ്രിയ പ്രിയ സ്പർശത ഇരിച്ച അശരീരതായി, അങ്ങനെയുള്ള പരമാർത്ഥത്തിലുള്ള ആ അശരീരത്വം, അതിനുവേണ്ടി ജ്യോതിസമ്പത്തി രസ്യവിധാനം, അതിന് വേണ്ടിയിട്ടുള്ള ജ്യോതിസമ്പത്തി, അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ബ്രഹ്മഭാവശ്ച ഭാവാച്ച അന്യത്ര അശരീരതാനുഭൂതി. ബ്രഹ്മഭാവം ഇതല്ലാതെ അശരീരത്വം എന്ന് പറയുന്നതിന് ഒരർത്ഥമില്ല. ബ്രഹ്മഭാവം എന്ന് പറയുന്നത് എന്താണ്? ബ്രഹ്മഭാവം എന്ന് പറയുന്ന അസ്വരൂപസ്ഥിതി. സ്വരൂപസ്ഥിതി എന്ന് പറയുമ്പോൾ ഇവിടെ ജീവൻ ഏതെങ്കിലും സ്വരൂപസ്ഥിതി എന്ന് പറയുന്ന ഒരു അവസ്ഥാന്തരത്തെ പ്രാപിക്കുന്നതല്ല, അതൊക്കെ വെറും ഭാവനകൾ മാത്രം, ഭാവന മനുഷ്യന്റെ പ്രതീക്ഷകളൊക്കെയാണ്. അങ്ങനെ ഒരു അവസ്ഥയുണ്ടാകും, ആ അവസ്ഥയിൽ ചെല്ലുമ്പോൾ അവൻ എല്ലാത്തിൽ നിന്നും മുക്തനായിരിക്കും. അവസ്ഥകളുണ്ടാവും, പക്ഷേ ഏതവസ്ഥയുണ്ടായാലും അതെല്ലാം താത്കാലികമാണ്. ഏതൊരവസ്ഥയെ അഭ്യാസത്തിലൂടെ പ്രാപിക്കുന്നു, അവസ്ഥയിൽ ഒരാൾ നഷ്ടപ്പെട്ടു അത്. എന്തുകൊണ്ട്? നേടിയതെല്ലാം നഷ്ടപ്പെടും. കൃതകം തദനിത്യം, അതൊരു നിയമമാണ്, വ്യാപ്തിയാണ്. എന്തിവിടെ ജന്യമായി വരുന്നു അതെല്ലാം നശിച്ചു പോകും. സ്വഭാവമാണ്, വസ്തുസ്ഥിതിയാണ്. അപ്പൊ പിന്നെ ഇവിടെ അശരീരത്വം എന്ന് പറയുന്നത് എന്താണ്? പറയുന്നു ബ്രഹ്മഭാവം സ്വരൂപസ്ഥിതി. ഇവിടെ ശ്രോതാവിന്റെ സ്വരൂപം, ആ ശ്രോതാവിന്റെ സ്വരൂപത്തിന്റെ സ്ഥിതി, അതാണ് അശരീരത്വം. അതെന്താണ് ആ സ്ഥിതി എന്ന് പറയുന്നത്? അത് മുമ്പ് പറഞ്ഞതുപോലെ മൂന്ന് കാലത്തിലും മൂന്ന് അവസ്ഥയിലും സുഖാസുഖങ്ങളുടെ സ്പർശമില്ലാത്ത സ്ഥിതി. ഇതല്ലാതെ സുഖദുഃഖങ്ങൾ സ്പർശിക്കുന്നില്ല എന്ന് പറയുന്നതിന് അർത്ഥമൊന്നും അല്ല. അങ്ങനെ ഒരു അവസ്ഥയിൽ ഒരാൾ എത്തിച്ചേരും, സുഖദുഃഖങ്ങൾ സ്പർശിക്കാതിരിക്കുക, അതിനു വേണ്ടി ഇവിടെ യത്നിക്കണം. അതല്ല, പിന്നെ അതിന് വേറൊന്നുണ്ട്. എന്താണ്? സുഖദുഃഖങ്ങൾ, അതായത് സുഖത്തിന്റെ പ്രാപ്തിക്കും ദുഃഖത്തിന്റെ പരിഹാരത്തിനും വേണ്ടി ലൗകികമായ ഉപായങ്ങളുണ്ട് ഒരുപാട്. വേദം വരെ നിർദ്ദേശിക്കുന്നുണ്ട്, ധർമ്മം പറയുന്നു. നിങ്ങൾ ധർമ്മത്തെ അനുഷ്ഠിക്കുക, സുഖത്തെ പ്രാപിക്കും. അധർമ്മത്തെ ഒഴിവാക്കുക, ദുഃഖത്തെ ഒഴിവാക്കുക, അങ്ങനെ പറയുന്നു. അതുപോലെ അത് വേദത്തിൽ പറയുമ്പോൾ അത് അലൗകികമാവും. ലൗകികമായ ഉപായങ്ങളുണ്ട് സുഖത്തെ പ്രാപിക്കുന്നതിനും അസുഖത്തെ ഒഴിവാക്കുന്നതിനും ദുഃഖത്തെ ഒഴിവാക്കുന്നതിനും. എന്താണ്? രോഗം വരുന്നു, ദുഃഖപ്രാപ്തി, അതിന് ചികിത്സ എന്ന് പറയുന്നത് അതിൻ്റെ പരിഹാരം. രോഗം മാറിക്കഴിഞ്ഞാൽ അവന് സുഖം സ്വാഭാവികമായും പ്രാപ്തമാകുന്നു. അങ്ങനെ ലൗകികവും അലൗകികവുമായ ഉപായങ്ങൾ ദുഃഖ നിവൃത്തിക്ക് സുഖപ്രാപ്തിക്കുമുണ്ട്. അങ്ങനെയുള്ള ഉപായങ്ങളിലൂടെ ദുഃഖനിവൃത്തി സംഭവിക്കാം, സുഖപ്രാപ്തി സംഭവിക്കാം. അതിന് വൈദിക എന്ന് പറയുന്ന അലൗകികമായ ഉപായങ്ങളും ലൗകികമെന്ന് പറയുന്ന ഉപായങ്ങളുമുണ്ട്. പക്ഷെ ഇവിടെ അതെല്ലാം നിർദ്ദേശിക്കുന്നത് എന്തുകൊണ്ട്? അങ്ങനെ ഉള്ള ദുഃഖനിവൃത്തിയും സുഖപ്രാപ്തിയും അത് ബ്രഹ്മലോക പ്രാപ്തി വരെ ആയാലും ശരി, അത് പരമാർത്ഥമല്ല, അത് നഷ്ടപ്പെടുന്നു. അതൊന്നുമല്ല, അതിൽപ്പെടുന്നു ബാക്കിയുള്ള എല്ലാ അഭ്യാസങ്ങളും. അഭ്യാസങ്ങളിലൂടെ പ്രാപിക്കുന്ന ദുഃഖനിവൃത്തിയുമില്ല. അദ്വൈതത്തിൽ പറയുമ്പം ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അവിടെ പറയുന്ന എന്താണ്? അത് കേവല സ്വരൂപസ്ഥിതി എന്നാണ്. അപ്പൊ സ്വരൂപസ്ഥിതി എന്ന് പറയുമ്പോഴും നമുക്ക് തെറ്റിദ്ധാരണയുണ്ടാവും. ഈ താൻ ഇപ്പൊ ജീവൻ ആയിരിക്കുന്ന താൻ ഇനി തന്റെ മറ്റൊരു സ്ഥിതിയാണ്, താൻ ഇനി വേറെ ഏതോ ഒരു സ്ഥിതി ഇപ്പോ ഇരിക്കാൻ പോകുന്നു, സുഖവും ദുഃഖവുമില്ലാത്ത. അങ്ങനെയല്ല, സ്വരൂപസ്ഥിതി എന്ന് പറയുന്നത് ജാഗ്രതത്തിനും സ്വപ്നത്തിനും സുഷുപ്തിയിലുമുള്ള പരമാർത്ഥ ഭാവമാണ്. അത് ജീവൻ പോയി സ്ഥിതി ചെയ്യുന്നൊരു സ്ഥാനമല്ല, സദാ അങ്ങനെയാണ്. ആ സ്വരൂപത്തിൽ ശരീരമില്ല, ശരീര സംബന്ധമില്ല, ശരീര സംബന്ധിയായിട്ടുള്ള സുഖദുഃഖങ്ങളുമില്ല എന്ന് ബോധിപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അവൻ മുക്തിയായി അറിയുന്ന എന്താണ്? താൻ ഏതെങ്കിലും പ്രാപിച്ചിരിക്കുന്ന ഒരവസ്ഥയല്ല, മറിച്ച് തന്റെ സ്വരൂപത്തെയാണ് അവൻ മുക്തിയായി തിരിച്ചറിയുന്നത്. അതുകൊണ്ടെന്താ വിശേഷം? അങ്ങനെ ഒരു വിശേഷത്തിന് ഇവിടെ അറിവിന്റെ ആവശ്യമുണ്ട്. പരമാർത്ഥത്തെ കുറിച്ചുള്ള ബോധം, അതാണ് പരമാർത്ഥ ബോധം. ആ ബോധത്തിന്റെ ആവശ്യമുണ്ട്. ആ ബോധം കൊണ്ട് സ്വരൂപത്തെ സംബന്ധിച്ചുള്ള എല്ലാ അജ്ഞാന സംശയ വിപര്യങ്ങളും മാറുന്നു. അതാണ് അതിനു വേണ്ടിയിട്ടാണ് ഇതിനെ ഇങ്ങനെ ബോധിപ്പിക്കുന്നത്. അതാണ് പറയുന്നത് ബ്രഹ്മഭാവം. ബ്രഹ്മഭാവാച്ച അന്യത്ര അശരീരത അനുഭൂതി. അശരീരത എന്ന് പറയുന്ന ആ ബ്രഹ്മഭാവത്തിൽ നിന്ന് അന്യമായെന്ന് വെച്ചാൽ ഇവിടെ മുമ്പ് പറഞ്ഞ ഉത്ക്രാന്തി തുടങ്ങിയ കാര്യങ്ങളെ സൂചിപ്പിക്കുകയാണ്. ഉപാസനയുടെ ഫലമായി വരുന്നതോ അല്ലെങ്കിൽ വൈദികമോ ലൗകികമായ ഉപായങ്ങളിലൂടെ പ്രാപിക്കുന്ന ഒന്നോ ഒന്നുമല്ല. അത് ഒന്നും ബ്രഹ്മഭാവമല്ല. ആ ബ്രഹ്മഭാവം തന്നെയാണ്, ബ്രഹ്മസ്വരൂപം തന്നെയാണ് അശരീരത്വം. ഇതിനെ ബോധിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് ഈ വ്യാഖ്യാനങ്ങളല്ല, ഉപദേശങ്ങളല്ല. മനനം എന്ന് പറയുന്നതും ഇതിനെ സംബന്ധിച്ച് വരുന്ന വികല്പങ്ങളെ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരാൾ എന്താണ് ബ്രഹ്മഭാവം, എന്താണ് സ്വരൂപസ്ഥിതി, എന്താണ് അശരീരത്വം, എന്താണ് ഈ സുഖദുഃഖങ്ങളുടെ സ്പർശമില്ലാതിരിക്കുക എന്നെല്ലാം ചിന്തിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും അയാളുടെ മനസ്സിൽ പലതരത്തിലുള്ള അവസ്ഥകളെക്കുറിച്ചും അവസ്ഥാന്തര പ്രാപ്തിയെക്കുറിച്ചുമുള്ള കൽപ്പനകൾ വരും. മുക്തി എന്ന് പറയുന്നത് കാൽപ്പനികമായ ഒന്നാണ് എന്ന ഭാവനകൾ വരും. അതിനെല്ലാം നിഷേധിക്കാൻ വേണ്ടിയിട്ടാണ് വിചാരമല്ല. മുക്തി എന്ന് പറയുന്നത് കേവല സ്വരൂപം എന്ന് ബോധിക്കണം, അതല്ലാതെ മറ്റൊരു മുക്തിയില്ല. ആ ബോധത്തിനെന്താണ് അവിടെ അവസ്ഥാന്തര പ്രാപ്തിയില്ല, ജനന മരണങ്ങളില്ല, സുഖദുഃഖങ്ങളില്ല. ആ മുക്തി എന്ന് പറയുന്നത് തന്റെ വാസ്തവ സ്വരൂപമാണ്. ഇതാണ്, ഇതിനപ്പുറമൊന്നുമില്ല. അതാണ് ഇവിടെ പറയുന്ന അശരീരത്വം പരം ജ്യോതി സൗത്വം പുരുഷ ഇതിയ വിശേഷണം. അത് അവിടെ തന്നെ എന്താണ് അതിനെ കുറിച്ച് പറയുന്നത്? പരമമായ ജ്യോതിസ്സാണ്, അത് കേവലമായ ജ്ഞാനസ്വരൂപമാണ്. അതാണ് അശരീരത്വം എന്ന് പറയുന്നത്. അതിനെയാണ് ഉത്തമ പുരുഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. കാരണം പുരുഷൻ എന്ന് പറയുമ്പോൾ അവിടെ അടുത്ത സൂത്രത്തിലും പറയും അവിടെ ജീവഭാവം വരും. കാരണം ജീവഭാവമാണ് തന്നെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ജീവഭാവത്തെ അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ താനിവിടെ അസുഖത്തെയും ദുഃഖത്തെയും എല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ബന്ധത്തെയും മോക്ഷത്തെയെല്ലാം താൻ സങ്കല്പിച്ചുകൊണ്ടിരിക്കുന്നു. ഉത്തമ പുരുഷൻ എന്ന് പറയുമ്പോഴും അതിൽ നിന്ന് വ്യത്യസ്തമായ തന്റെ സ്വരൂപത്തെ കാണുകയാണ്. അവിടെ അശരീര രൂപത്തിൽ സ്ഥിതി ചെയ്യുക, അതിനെ ബോധിപ്പിക്കുന്നു. അപ്പൊ ശ്രുതി സർവത്ര ശ്രമിക്കുന്ന എന്താണ്? ഈ സ്വരൂപത്തെ ബോധിപ്പിക്കാനുള്ള ശ്രമം. ശ്രോതാവ് എന്താണ് തന്റെ ശ്രവണത്തിലൂടെയും മനനത്തിലൂടെയും ഒക്കെ സാധിക്കുന്നത്? ഇത്തരത്തിൽ ശ്രുതി നിർദ്ദേശിക്കുന്ന ആ സ്വരൂപത്തെ കുറിച്ചുള്ള നിസ്സംശയമായ ബോധം, ഇത് രണ്ടുമാണ് ഇവിടെ മുഖ്യമായിരിക്കുന്നത്. അതുകൊണ്ടാണ് ഉത്തമ പുരുഷൻ എന്ന് പറഞ്ഞത്. പുരുഷൻ എന്ന് പറഞ്ഞാൽ അതിനെ സംബന്ധിച്ച് വികല്പമുണ്ടാകാം. ഈ സുഖിയും ദുഃഖിയുമായിരിക്കുന്ന പുരുഷനാണോ പറയുന്നതല്ല. ഈ പുരുഷൻ തന്നെ സുഖിയും ദുഃഖിയും അല്ലാതെ സ്ഥിതി ചെയ്യുന്നു എന്ന് ആ പുരുഷനെ ബോധിക്കുക, അല്ലെങ്കിൽ പുരുഷന്റെ പരമാർത്ഥത്തെ ബോധിക്കുക. ശ്രുതി ബോധിപ്പിക്കുന്നു, ശ്രോതാവ് ബോധിക്കുന്നു. അതിനു വേണ്ടിയിട്ടാണ് ഈ ശബ്ദങ്ങളെല്ലാം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പരം ജ്യോതിസ് ഉത്തമ പുരുഷൻ എന്നെല്ലാം പറയുന്നത് എന്ത്? ആ ബ്രഹ്മത്തെയാണ്. ഇതിജ വിശേഷം യഥോക്തം മുമുക്ഷോരാദിത്യപ്രാപ്തി അഭിദേവി പറയുന്നു. പക്ഷെ ഇത് നിങ്ങളെ പറയുന്ന സ്വരൂപസ്ഥിതി അതാണ് മോക്ഷം എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു പറഞ്ഞിരിക്കുന്ന നിരവധി ഉപായങ്ങളും അതിന്റെ ഫലങ്ങളും എല്ലാം പിന്നെ എന്താണ്? ഇത് പറഞ്ഞു പറഞ്ഞു വരുമ്പോൾ അദ്വൈതി പറഞ്ഞു പറഞ്ഞു വരുമ്പോൾ എന്താണ്? ഒന്നും ചെയ്യാനുമില്ല, ഒന്നും നേടാനുമില്ല, ഒന്നും അനുഷ്ഠിക്കാനുമില്ല, എല്ലാത്തിനെയും നിഷേധിക്കുകയാണ്. പിന്നെ എന്താ പറയുന്നത്? സമ്യജ്ഞാനം, ഇതിനെക്കുറിച്ചുള്ള ശരിയായ ബോധം. ബോധമാണ് എല്ലാത്തിനും പരിഹാരം. ജ്ഞാനാത്മുക്തി ഇതാണ് പറയുന്നത്. അത് പിന്നെ ഇവിടെ വിരിച്ചിരിക്കുന്ന നൂറുകണക്കിന് ഉപായങ്ങൾ, അതിന്റെ ഫലങ്ങൾ, അങ്ങോട്ട് പോവുക, ഇങ്ങോട്ട് പോവുക, അവസ്ഥാന്തരങ്ങളെ പ്രാപിക്കുക, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. പിന്നെ അതൊന്നും പറയേണ്ട ആവശ്യമില്ലായിരുന്നു, ഇത് തന്നെ പറഞ്ഞാൽ മതി. പറയുന്നു, അതും പറയുന്നുണ്ട്. യഥോക്തം മുമുക്ഷോര് ആദിത്യപ്രാപ്തി, ആദിത്യപ്രാപ്തിയെ മറ്റും കുറിച്ച് പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ആദിത്യപ്രാപ്തി എന്ന് പറയുമ്പോൾ ബ്രഹ്മലോകപ്രാപ്തി വരെയുള്ള ഫലങ്ങൾ, ഉപാസനയുടെ ഫലങ്ങളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഉപാസനയെ അവിടെ നിർദ്ദേശിച്ചിരിക്കും. അഭ്യാസങ്ങളെ നിർദ്ദേശിച്ചിരിക്കുന്നു, ഫലത്തെ നിർദ്ദേശിച്ചിരിക്കുന്നു. അപ്പോൾ ഇതിന് താല്പര്യം വരുന്നു. അപ്പോൾ അങ്ങനെ ജീവന്റെ താല്പര്യം എന്താണ്? ആത്യന്തികമായ ഒരു താല്പര്യമാണ് സുഖത്തിൽ ദുഃഖത്തിൽ നിന്നുള്ള മോചനം. അതാണ് ഒരുവൻ മോക്ഷമാകുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഒരാള് എല്ലാ അന്വേഷണങ്ങളും നടത്തുന്നത്, പരിശ്രമിക്കുന്നത്, ഓരോന്നിനെ പ്രാപിക്കുന്നത്. തുടക്കം ഇവിടെ നിന്നാണ്, എങ്ങനെ ദുഃഖത്തിൽ നിന്ന് മോചിക്കാം എന്നാണ്. അപ്പൊ ചിന്തിച്ചു വരുമ്പോൾ മനസ്സിലാകും, ദുഃഖം എന്ന് പറയുന്നത് കേവലം ദുഃഖം മാത്രമല്ല, സുഖവും ദുഃഖമാണ്. എന്നാ ദുഃഖത്തിൽ നിന്ന് മോചിക്കുക എന്ന് പറഞ്ഞാൽ രണ്ടിൽ നിന്നുള്ള മോചനം. സുഖത്തെ പിന്തുടർന്ന് ദുഃഖവും വരുന്നത് കൊണ്ട് സുഖവും വേണ്ട, ദുഃഖവും വേണ്ട. അപ്പൊ അതിന് എന്താ ഉപായം അന്വേഷിക്കുമ്പോൾ ശ്രുതി ഒരുപാട് മാർഗങ്ങൾ നിർദ്ദേശിക്കുന്നു. ഈ മാർഗങ്ങളിലൂടെ എല്ലാം പരിശ്രമിക്കുന്നവൻ എന്ത് ചെയ്യുന്നു? പല അവസ്ഥകളെ പ്രാപിക്കുന്നു. അതിനാണ് സമാധി എന്നും അല്ലെങ്കിൽ ലോകാന്തര പ്രാപ്തി എന്നും പല ഭാഷയിൽ പറയുന്നു. അത് അങ്ങനെ പറയുന്നതിന് ഏറ്റവും മുഖ്യമായ ശ്രുതി പറയുന്നതാണ് ആദിത്യപ്രാപ്തി, ബ്രഹ്മലോകപ്രാപ്തി. അപ്പം ഇതെല്ലാം ആർക്ക് നിർദ്ദേശിച്ചിരിക്കുന്നു? മുമുക്ഷുവിനാണ്. അപ്പം മുമുക്ഷു എന്ന് പറയുന്നത് ദുഃഖത്തിൽ നിന്ന് മോചനത്തെ ആഗ്രഹിക്കുന്നവനാണ്. ഇത്രയും കാര്യങ്ങൾ ശ്രുതി നിർദ്ദേശിച്ചിരിക്കുമ്പോൾ അതിനെയെല്ലാം തള്ളിയിട്ട് നിങ്ങൾ എന്താ പറയുന്നത്? അശരീരം ഭാവസന്തം പ്രിയ പ്രിയ നസ്പൃശത, അശരീരമാണ് മുക്തി എന്ന് പറയുന്നു. അവിടെയാണ് ദുഃഖത്തിൽ നിന്നുള്ള മോചനം. ലോകാന്തരപ്രാപ്തിയിലല്ല, അവസ്ഥാന്തരപ്രാപ്തിയിലല്ല. രണ്ടും തമ്മിലെ വ്യത്യാസമുണ്ട്. ചില ഉപാസകൻ പറയുന്നത് മരണശേഷം ശരീരത്തെ വിട്ടിട്ട് ജീവൻ ഊർധ്വഗാമിയായി ബ്രഹ്മലോകത്തെ പ്രാപിക്കുന്നു. അവസ്ഥാന്തരപ്രാപ്തി എന്ന് പറയുമ്പോൾ അതല്ല. ഈ ലോകത്തിൽ ഈ ജാഗ്രതയിലിരുന്നു കൊണ്ട് അഭ്യാസങ്ങൾ ചെയ്തിട്ട് ഇവിടെ ഈ സുഖദുഃഖങ്ങളെല്ലാം മറന്ന് മറ്റൊരവസ്ഥയിലിരിക്കുക, അതാണ് സമാധിയും മറ്റും. അതാണ് അവസ്ഥാന്തരപ്രാപ്തിയാണ് ബ്രഹ്മലോകപ്രാപ്തിയും മറ്റും ലോകാന്തരപ്രാപ്തി. ഇതിനെ രണ്ടിനെയും ഇവിടെ നിഷേധിക്കുകയാണ്. ഇതിൽ മറ്റൊരു രസകരമായ കാര്യം, ഈ അവസ്ഥാന്തരപ്രാപ്തിയെക്കുറിച്ചും ലോകാന്തരപ്രാപ്തിയെക്കുറിച്ചും പറയുന്നവർക്ക് ആർക്കും തന്നെ ഇതിൻ്റെ ഒന്നും അനുഭവങ്ങളില്ല. ഭാവനയിൽ പറയുകയാണ്, ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ ഒരു അവസ്ഥയെ പ്രാപിക്കും, അല്ലെങ്കിൽ ലോകാന്തരത്തെ പ്രാപിക്കും. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ലോകാന്തരത്തെ പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ അവനിവിടെ പറയാനില്ല? അവസ്ഥാന്തരത്തെ പ്രാപിച്ചവനും പിന്നെ പറയാനില്ല. അവസ്ഥാന്തരത്തെ പ്രാപിച്ചിട്ട് അവൻ എന്ത് പറയാൻ? അവൻ പിന്നെ ഈ അവസ്ഥയിലുണ്ടോ? ഇല്ല. അപ്പൊ ഇതൊന്നും ഇതിനെക്കുറിച്ചുള്ള ഭാവനകളിൽ നിന്നുകൊണ്ടാണ് ആൾക്കാർ പറയുന്നത് ഇങ്ങനെ ഒരു അവസ്ഥാന്തരമുണ്ട്, അല്ലെങ്കിൽ ലോകാന്തരമുണ്ടെന്ന് പറയുന്നു. ഇവിടെ പറയുന്നു അതൊക്കെ പറഞ്ഞിട്ടുണ്ട്, ശരിയാണ്, അവസ്ഥാന്തരത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ലോകാന്തരത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊന്നും എന്താണ്? നാസു ആത്യന്തികവും മോക്ഷ, അതൊന്നും ആത്യന്തികമായ മുക്തിയല്ല. ശ്രുതി വിവക്ഷിക്കുന്ന മുക്തിയല്ല അത്. ശ്രുതി വിവക്ഷിക്കുന്ന മുക്തി എന്ന് പറയുന്നത് എന്താണ്? ആത്യന്തികമായ മോക്ഷം. ആത്യന്തികം എന്ന് പറയുന്നത് എന്തുകൊണ്ട്? അവസ്ഥാന്തരത്തെ പ്രാപിച്ചാൽ നമ്മൾ ആദ്യം പറഞ്ഞു ആ അവസ്ഥ കൈവിട്ടുപോകും. ലോകാന്തരത്തെ പ്രാപിച്ചു കഴിഞ്ഞാൽ അവിടെയും ആ ലോകം കൈവിട്ടുപോകും. അപ്പോൾ അതെങ്ങനെ ആത്യന്തികമാകും എന്ന് ശ്രുതി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ശ്രുതി പറഞ്ഞിരിക്കുന്ന ആർക്ക്? മുമുക്ഷുവിന് തന്നെ പറഞ്ഞിരിക്കുന്നത്. മുക്തിയെ ആഗ്രഹിക്കുന്ന ഒരുവന് തന്നെ ഉപദേശിച്ചിരിക്കുന്നു. അപ്പോ അത് ആത്യന്തിക മോക്ഷമല്ല. അപ്പോ വാസ്തവത്തിൽ ഇവിടെ ശ്രുതി എന്താ ശ്രമിക്കുന്നത്? ഈ മുക്തിയെ കുറിച്ചുള്ള ഒരു ജിജ്ഞാസുവിന്റെ ഭ്രമത്തെ മാറ്റുകയാണ്. ഒന്ന് എന്താണ്? ഒരു മനുഷ്യന് മുക്തിയെ കുറിച്ചുള്ള ജിജ്ഞാസ ഉണ്ടാകുന്നില്ല എന്ന് വെച്ചാൽ അതിനുള്ള അറിയാനുള്ള ആഗ്രഹം ഉണ്ടാകുന്നില്ല, അവൻ പ്രവർത്തിക്കുന്നില്ല. ഇതൊന്ന് ഒരവസ്ഥ. സാധാരണ കാണുന്ന അവസ്ഥ അതാ. പക്ഷെ ഒരാൾക്ക് ദുഃഖത്തെ ഒഴിവാക്കണമെന്ന് ആഗ്രഹമുണ്ടാകും. പക്ഷെ ദുഃഖത്തെ ഒഴിവാക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടായാലും അതിൽ മുക്തി എന്ന് പറയുന്ന സങ്കല്പം ഉണ്ടാകത്തില്ല. മുക്തി എന്ന് പറയുന്ന സങ്കല്പം എന്ന് പറയുമ്പോൾ എന്താണ്? അത് ദുഃഖം എന്ന് പെടുത്തി അത് ആത്യന്തികമാകുക എന്നുള്ളൊരു സങ്കല്പം ഉണ്ടാകത്തില്ല. അതുകൊണ്ടാണ് അവർ വൈദികവും ലൗകികവുമായ ഉപായങ്ങളെ തിരക്കുന്നത്. എന്താ വഴി ദുഃഖത്തിൽ നിന്ന് രക്ഷപ്പെടാം എന്ന് പറയുന്നു. അപ്പോൾ ദുഃഖത്തിന്റെ നിവൃത്തിയെക്കുറിച്ച് ഒരാൾ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അയാൾ ശരിയായ മോക്ഷമാകുന്നില്ല. അയാൾക്ക് ദുഃഖ നിവൃത്തി എന്ന് പറയുന്നത് പ്രാപിക്കുന്നുമില്ല, അതൊന്നും സംഭവിക്കുന്നില്ല. കാരണം ദുഃഖ നിവൃത്തി എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നതാണ്. അതുകൊണ്ട് വിശേഷിച്ച് യാതൊരു കാര്യമില്ല. ഇനി അതിൽ ചിലരെന്താണ് ഇവിടെ പറയുന്ന തരത്തിൽ മോക്ഷുക്കളാകും. ഈ ദുഃഖ നിവൃത്തിയിൽ എന്തെങ്കിലും സ്ഥായിയായ ഭാവമുണ്ടോ എന്നന്വേഷിക്കും. അവരെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്, വൈദികവും ലൗകികവുമായ ഉപായങ്ങൾ അവർ തിരക്കുന്നു. അപ്പൊ ധർമാനുഷ്ഠാനങ്ങളും ലൗകികമായ ഉപായങ്ങളും എല്ലാം അനുഷ്ഠിക്കുന്നു. പക്ഷെ അതുകൊണ്ടും അവരെന്താണ് ശരിയായ മോക്ഷുക്കളാകുന്നില്ല. അപ്പോ വൈദികമായ അനുഷ്ഠാനങ്ങളിൽ അവരെന്ത് ചെയ്യുന്നു? സ്വർഗപ്രാപ്തിക്കുള്ള ഉപായങ്ങൾ ചെയ്യുന്നു. ലൗകികമായ ഉപായങ്ങളിലോ ലൗകികമായ ദുരിത നിവാരണത്തിലുള്ള ഉപായങ്ങൾ ചെയ്യുന്നു. അവിടെയും അവർ ശരിയായ വഴി വരുന്നില്ല. ഇനി അതും കടന്നിട്ട് അവരെന്ത് ചെയ്യുന്നു? സ്ഥായിയായ ദുഃഖം നിവർത്തി അങ്ങനെ ചിന്തിക്കുന്നു. കേവലം ദുരിത നിവൃത്തി, രോഗത്തിന് ചികിത്സിച്ച് രോഗം മാറിക്കഴിഞ്ഞാൽ വീണ്ടും രോഗം വരുന്നു. അപ്പൊ സ്ഥായിയായ ദുഃഖ നിവൃത്തി എന്താ എന്ന് ചിന്തിക്കുമ്പോഴാണ് അവരാധ്യാത്മികമായ ഉപായങ്ങളിൽ പ്രവർത്തിക്കുന്നത്. അവിടെയാണ് ഉപാസനയും ലേക്കും മറ്റും പ്രവർത്തിക്കുന്നത്. അപ്പോൾ ആ ഉപാസനയിലും മറ്റും പ്രവർത്തിക്കുന്നവന്റെ താല്പര്യം എന്താണ്? സ്ഥായിയായ ദുഃഖ നിവൃത്തിക്കുള്ള ഉപായം എന്താണ് അവൻ അന്വേഷിച്ച് പ്രവർത്തിക്കുക. പക്ഷെ അവിടെയും പറയുന്നു, വൈദികമായ ഉപാസനകളോ അല്ലെങ്കിൽ ഇവിടെ ലൗകികമായ മറ്റ് സ്മൃതികളിൽ നിന്നും ശാസ്ത്രങ്ങളിൽ നിന്നും കിട്ടുന്ന സമാധി പരിശീലന പര്യന്തമുള്ള ഉപായങ്ങളോ ഒന്നും തന്നെ ആത്യന്തികമായ മുക്തിക്ക് ഉപകരിക്കുന്നതല്ല. അതാണ് ഇവിടെ പറയുന്നത്. എന്താണ്? നാസൗ ആത്യന്തികവും മോക്ഷ. ഇതിലൂടെ നേടുന്നതൊന്നും, അത് ലോകാന്തരമായാലും ശരി അത് അവസ്ഥാന്തരമായാലും ശരി, അതൊന്നും ആത്യന്തികമായ മോക്ഷമല്ല. എന്തുകൊണ്ട്? ഗതി ഉത്ക്രാന്തി സംബന്ധ, അത് പറയുന്നിടത്തെല്ലാം ഗതി ഉത്ക്രാന്തി ഇതിനോട് ബന്ധപ്പെട്ട പറയുന്ന ഫലങ്ങളെക്കുറിച്ച് പറയുന്നിടത്ത് ഒരു ഗതിയെക്കുറിച്ച് പറയുന്നു. ജീവന്റെ ഗതി, ജീവന്റെ ഗതി എന്ന് പറഞ്ഞാൽ ജീവൻ ഇന്ന് ഏതൊരു അവസ്ഥയിലാണോ ഇരിക്കുന്നത്, ഈ അവസ്ഥയെ വിട്ടിട്ട് ശ്രേഷ്ഠമായ അവസ്ഥയിലേക്കുള്ള ഒരു പോക്ക്, അതാണ്. ഇപ്പോൾ പരലോകത്തെ പ്രാപിക്കുക എന്ന് വെച്ചാൽ ബ്രഹ്മലോകത്തെ പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഈ ദുഃഖങ്ങളെല്ലാം വിട്ടിട്ട് ഈ ജീവൻ മറ്റൊരു ലോകത്തെ പ്രാപിക്കുന്നു. അവിടെ ഉത്ക്രാന്തിയുണ്ട്, ശരീരം വിട്ടുപോകുക എന്ന് പറയുന്ന ഒന്നുണ്ട്. അല്ല, ഇനി ഈ ശരീരത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ മറ്റൊരവസ്ഥയെ പ്രാപിക്കുകയാണെങ്കിൽ അവിടെയും ഇത് രണ്ടുമുണ്ട്, ഗതിയുണ്ട്. ജീവൻ ഈ ജാഗ്രത അവസ്ഥയിൽ നിന്ന് സമാധി അവസ്ഥയിലേക്ക് ഗമിക്കണം, മാറണം. ജീവൻ ഈ ശരീരത്തിൽ നിന്ന് ഉത്ക്രാന്തി സംഭവിക്കുന്നു. കാരണം അങ്ങനെ ഒരവസ്ഥയെ പ്രാപിക്കുമ്പോൾ അവൻ ഈ ശരീരബോധം നഷ്ടപ്പെടുന്നു. അതുകൊണ്ട് പറയുന്നു, അവന് ശരീര അഭിമാനമില്ലാത്തവനായിത്തീരുന്നു, അവൻ മറ്റൊരു അവസ്ഥയെ പ്രാപിച്ചിരിക്കുന്നു. അതുകൊണ്ട് അവൻ പറയുന്നു, ഞാൻ ഇവിടെ നിർവൃതിയിലാണ്, സുഖദുഃഖങ്ങളൊന്നും സ്പർശിക്കാത്ത ഒരവസ്ഥയിലാണ് ഇവിടെ. അത് ഈ ലോകത്തിൽ ഈ ജാഗ്രതയിൽ തന്നെ സംഭവിക്കുന്ന അവസ്ഥാന്തരമാണെങ്കിലും ശരീരനാശത്തിന് ശേഷം സംഭവിക്കുന്ന ഉത്ക്രാന്തിയാണെങ്കിലും പരലോകപ്രാപ്തിയാണെങ്കിലും രണ്ടായാലും ശരി, അത് നാസൗ ആത്യന്തികോ മോക്ഷ, ആത്യന്തികമായ മോക്ഷം അല്ല. ഇവിടെ എല്ലാം എന്തുണ്ട്? ഗതിയും ഉത്ക്രാന്തിയും ഉണ്ട്. പിന്നെന്താ ആത്യന്തിക മോക്ഷം? അവിടെ ആർക്കും പ്രാപിക്കാൻ കഴിയത്തില്ല. അത് പ്രാപിക്കുന്നവന്റെ തന്നെ പരമാർത്ഥ സ്വരൂപമാണ്. അതിനെ, അത് പ്രാപിക്കുന്നവന്റെ പരമാർത്ഥ സ്വരൂപമാണ് എന്നുള്ളത് ബോധിക്കുക എന്നുള്ളതല്ലാതെ അവിടെ കർത്തവ്യവുമായി വേറെ നിശേഷിക്കുന്നില്ല. ബോധിക്കുക, അവിടെ ബോധിക്കുന്നതിനുള്ള യത്നങ്ങളാകാം. ബോധത്തിന് ശേഷം പ്രാപിക്കുക തുടങ്ങിയ ക്രിയകളില്ലാത്തതുകൊണ്ട്, ആർജിക്കുക തുടങ്ങിയ ക്രിയകളില്ലാത്തതുകൊണ്ട് അതിനു വേണ്ടിയിട്ടുള്ള യത്നങ്ങളൊന്നും അവിടെ ഇല്ല. ബോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള യത്നങ്ങൾ കൊണ്ട് ഒരുവനിൽ ബോധം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അതോടുകൂടി എല്ലാ യത്നങ്ങളും അവസാനിക്കുന്നു. അത് വളരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അത് ഒരവസ്ഥയെ പ്രാപിക്കുകയോ ലോകത്തെ പ്രാപിക്കുകയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ബോധിച്ചിട്ട് യത്നിക്കണം, പരിശ്രമിക്കണം. അപ്പോൾ പറയുകയാണ്, എന്താണ് ഇങ്ങനെ സുഖദുഃഖങ്ങളില്ലാത്ത ഒരവസ്ഥയെ ഞാൻ പ്രാപിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോധിച്ചുകൊണ്ട് കാര്യമൊന്നുമില്ല, ഇതറിഞ്ഞിട്ട് എന്താ കാര്യമെന്ന് ചോദിക്കത്തില്ല. അങ്ങനെ ഒരു സുഖദുഃഖങ്ങളില്ലാത്ത ഒരവസ്ഥയിൽ ചെന്നിരിക്കണമെങ്കിൽ അതിനുള്ള അഭ്യാസം കൂടെ ചെയ്യണം. കാരണം ഈ ജാഗ്രത വിട്ട് അങ്ങനെ ഒരു അവസ്ഥയെ പ്രാപിക്കണമെങ്കിൽ ചിത്തവൃത്തി നിരോധം പോലെയുള്ള അഭ്യാസങ്ങൾ പാലിക്കണം. സമാധി എന്ന് പറയുന്ന ആ സ്ഥാനത്തെ പ്രാപിക്കുന്നതിനുള്ള ഉപായങ്ങൾ അനുഷ്ഠിക്കണം. അഷ്ടാംഗ യോഗം അനുഷ്ഠിക്കണം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ അനുഷ്ഠിക്കണം. അവിടെ പ്രാപ്തി ഉപായങ്ങൾ അനുഷ്ഠിക്കണം. എന്തുകൊണ്ട്? മോക്ഷത്തെ ഒരു പ്രാപ്തിയായി കണ്ടുകഴിഞ്ഞാൽ, അല്ല ഇനി അത് ശ്രുതി പറയുന്ന ഉത്ക്രാന്തിയിലൂടെ പ്രാപിക്കേണ്ട ഒരു ബ്രഹ്മലോകം തുടങ്ങിയ ലോകപ്രാപ്തിയാണെങ്കിൽ അതിനിവിടെ ഉത്ക്രാന്തിക്കുള്ള ഉപായങ്ങൾ, ഉപാസനകൾ അനുഷ്ഠിക്കുന്നു. ഇവിടെ അതെന്താണ്? അങ്ങനെ പ്രാപിക്കുന്നുവെന്നല്ല, പ്രാപ്യമായ ഒരു സ്ഥാനമല്ല, അതിൽ പ്രാപ്തിയില്ല എന്നുള്ള ബോധമാണ് ഉണ്ടാകുന്നത്. അങ്ങനെ ഒരു ബോധം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ പ്രാപ്തിക്കുള്ള എല്ലാ ഉപായങ്ങളും അവിടെ അവസാനിക്കുന്നു. ബോധത്തിന് ഉപായം വേണം. അതാണ് ശ്രവണ മനനങ്ങൾ എന്ന് പറയുന്നത്. ആ ഉപായങ്ങളെല്ലാം എന്താണ്? അതൊന്നും തന്നെ പ്രാപ്തിക്കുള്ള ഉപായങ്ങളല്ല. ഇതൊക്കെ വ്യക്തമായി ധരിച്ചിരിക്കേണ്ട കാര്യമാണ്. അത് കേവലം ബോധിക്കുന്നതിനുള്ള ഉപായമാണ്. അവിടെയാണ് ശ്രുതിയും മറ്റ് സാർത്ഥകമായി തീരുന്നത്. ഇവിടെ സ്വരൂപം എന്താണ് എന്ന് ബോധിക്കുന്നതിനുള്ള ഉപായം എന്ന് പറയുമ്പോൾ അത് എന്തിനെങ്കിലും പ്രാപിക്കുന്നതിനുള്ള ഉപായം അല്ല. ആ വ്യത്യാസത്തെ ശരിയായി ധരിക്കണം. അതുകൊണ്ട് അവിടെ ബോധത്തിലെല്ലാം അവസാനിക്കുന്നു. അപ്പൊ ഇവിടെ എന്തിനെങ്കിലും പ്രാപിക്കാത്തതുകൊണ്ടല്ല ഈ സുഖദുഃഖങ്ങളുടെ അനുഭവം. ഏതെങ്കിലും ഒരു അവസ്ഥയെ പ്രാപിക്കാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലോകത്തെ പ്രാപിക്കാത്തതുകൊണ്ടോ അല്ല താൻ ഇതൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെയോ ഈ സുഖദുഃഖങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് താൻ സുഖിയാണ് ദുഃഖിയാണെന്ന് ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുന്നതിനുള്ള സംസാരമെന്ന് പറയുന്നു. ഇതിന് കാരണമായിരിക്കുന്ന എന്താണ്? എന്താണ് തന്റെ പരമാർത്ഥ സ്വരൂപം എന്നുള്ള ബോധമില്ലായ്മയാണ്. ആ ബോധമില്ലായ്മയെ തുടർന്ന് വരുന്ന വിപരീത ബുദ്ധികളാണ്. അപ്പൊ അതിന്റെ പരിഹാരം എന്ന് പറയുന്നത് എന്താണ്? അവസ്ഥാന്തരത്തെ പ്രാപിക്കുക, ലോകാന്തരത്തെ പ്രാപിക്കുക എല്ലാം മറിച്ച് അതിനെ നശിപ്പിക്കുന്നതിന് ശേഷിയായിട്ടുള്ള ആ ബോധത്തെ അർജിക്കുക എന്നുള്ളതാണ് പരിഹാരം. ബോധമില്ലാമയ്ക്ക് പരിഹാരം ബോധമേ ഉള്ളൂ. വിരോധ ബുദ്ധിയെ നശിപ്പിക്കുന്നത് ശരിയായ ബോധമേ ഉള്ളൂ. അപ്പോൾ ബോധത്തിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ അവിടെ ആവശ്യമാണ്. അതേസമയം പ്രാപ്തിക്ക് വേണ്ടിയുള്ള പരിശ്രമങ്ങളൊന്നും അവിടെ ആവശ്യമില്ല. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഗത്യ ഉത്ക്രാന്തി സംബന്ധ. ബാക്കി പറയുന്ന മോക്ഷങ്ങളെക്കുറിച്ച് പറയുന്നതും മോക്ഷത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങളുമെല്ലാം ഗതി ഉത്ക്രാന്തി ഇതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പക്ഷെ അതൊന്നും എന്താണ്? നാസു ആത്യന്തികവും മോക്ഷ, അതൊന്നും ആത്യന്തികമായ മോക്ഷം അല്ല. നഹി ആത്യന്തിക മോക്ഷേ ഗതി ഉത്ക്രാന്തി സഹ വ്യക്തമാക്കുന്നു. ആത്യന്തികമായ മോക്ഷം എന്ന് പറയുമ്പോൾ അവിടെ ഗതിയില്ല, ഉത്ക്രാന്തിയില്ല. എന്നുവെച്ചാൽ ഇവിടെ ഈ ശരീരത്തോടുകൂടി ഈ ജാഗ്രതയിലിരുന്നു കൊണ്ട് അവിടെ ഒരു ഗതി സംഭവിക്കുന്നില്ല. പിന്നെ ഈ ശരീരം വിട്ടിട്ട് പോകുന്ന ഒരു ഉത്ക്രാന്തിയില്ല. ഇത് രണ്ടും അവിടെ ആത്യന്തിക മോക്ഷത്തിലില്ല. ഇതി വക്ഷ്യാമ പറയുന്ന ഈ കാര്യത്തെ ഞാൻ ഇനിയും വിശദീകരിക്കാമെന്ന് തുടർന്ന് വരുന്ന ഭാഗങ്ങളിലും വിശദീകരിക്കുന്നു. അപ്പൊ എന്താണ് ഇവിടെ അദ്വൈതത്തിൽ ജ്ഞാനാത്മുക്തി എന്ന് പറയുന്നത്? എന്താണെന്ന് ഇവിടെ വ്യക്തമായി വിശദീകരിക്കുകയാണ്. ഇനിയും ഈ കാര്യം വിശദീകരിക്കും എന്നാണ്. അപ്പോ ഇനി ജ്യോതിർദർശന എന്ന് പറയുന്ന അതിന് കഴിഞ്ഞു. ഇനി ഇതിൽ വരുന്ന സന്ധിയിലൂടെ നമ്മൾ സന്ധി പഠിക്കുന്നുണ്ട്, അതിൻ്റെ ഒരു പ്രായോഗിക പരിശീലനം വേണമല്ലോ. ഇതെല്ലാം വേറെ വഴിയില്ലാത്തതുകൊണ്ട് മുമ്പില്ലാത്തൊരു പുതുമയാണ്. അപ്പോ വായിക്കുന്നിടത്ത് ഞാൻ നിർത്തും, സന്ധി ഏതാണെന്ന് നിങ്ങൾ പറഞ്ഞോളൂ, ഞാൻ പറയത്തില്ല. സൂത്രം മാത്രം പറഞ്ഞാൽ മതി അറിയാമെന്നുള്ളവർ, ബാക്കിയുള്ളവരും മനസ്സിലായി കൊണ്ട് നിങ്ങൾക്കറിയാൻ വേണ്ടി ഞാൻ പറയും. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ ഇല്ലയെന്ന് അറിയാൻ പറ്റത്തില്ലല്ലോ. പറയുമ്പോൾ പെട്ടെന്ന് പിടിയിട്ടില്ലെങ്കിൽ പിന്നെ ആലോചിച്ച് നോക്കണം, എന്തുകൊണ്ടാണ് ആ സൂത്രം അറിയാമെന്നുള്ളവർ പറയുക, അറിയാൻ വയ്യാത്തവർ കേട്ടുകൊണ്ടിരിക്കുക. പിന്നെ നമ്മൾ പഠിക്കാത്ത സന്ധികളുണ്ട്, അതൊന്നും ചോദിക്കുന്നില്ല. പഠിച്ച സന്ധികൾ മാത്രം യേശ സമ്പ്രസാദോ അസ്മാത് എങ്ങുപ്പതാന്താ ശരീര അങ്ങനെ പറയുന്നത് സമുദ്ധായ, അതായത് പഠിക്കുന്നതിനെന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്നറിയണമല്ലോ. ഉണ്ടെന്നിപ്പം മനസ്സിലായി. ജ്യോതിരൂപസമ്പദ്യസ്യന രൂപേണ ഞാൻ പറയുന്നുമ്പ് തന്നെ പറയുന്നു. അപ്പൊ ഇനി പറയേണ്ട കാര്യമില്ല. അവിനിഷ്പദ്യതേ ഇതി ശ്രൂയതേ തത്ര സംശയ്യതേ കിഞ്ചു. അധികം സന്ധികൾ നമ്മൾ പഠിക്കാത്തതാണ് ഇവിടെ വരുന്നത്. എന്നാലും ഏകദേശം ഒരു 40% നമ്മൾ പഠിച്ചിട്ടുണ്ട്. കിം ജ്യോതിശബ്ദം ചക്ഷുർ വിഷയ തമോപഹം. ധൈര്യമില്ല പറയാൻ, ചിലരുടെ മനസ്സ് വരുന്നുണ്ട്. തമോപഹം എന്ന് പറയുന്നിടത്ത് അവിടെ പ്രശ്ലേഷം കൊടുത്തിട്ടില്ല. പ്രശ്ലേഷം കൊടുത്തു കഴിഞ്ഞാൽ വ്യക്തമാകും. തമോ അപഹം, തമോ അപഹം എന്ന് വന്നു കഴിഞ്ഞാൽ പൂർവ്വരൂപം വരുന്നു. എങ്ങപ്പതാന്താതീ കിത്യജ കിംബാ പരംബ്രഹ്മ ഇതി പരംബ്രഹ്മ ഇതി ആത്മന. അവസാനം നമ്മൾ പഠിച്ചാണ് കിം തവത് പ്രാപ്തം പ്രസിദ്ധമേവ തേജോ ജ്യോതിശബ്ദമിതി കുതഃ തത്ര ജ്യോതിശബ്ദസ്യ രൂഢത്വാ ജ്യോതിശ്ചരണവിധാനാ ഇത്യത്ര നിഗമേണ ചിഹി പ്രകരണാ ജ്യോതിശബ്ദ സ്വാർത്ഥം പരിത്യജ്യ ബ്രഹ്മണുടെ നച്ചഹിഹ ആത്മന നച്ചഹിഹ തദ്വത് കിഞ്ചിത് സ്വാർത്ഥ പരിത്യാഗേ കാരണം ദർശ്യതേ. മനസ്സിലാകാത്തവര് പിന്നെ അതാലോചിച്ചുകൊണ്ടിരിക്കണം, മുമ്പോട്ട് പോവുക, പിന്നെ ആലോചിച്ച് നോക്കണം, അതൊന്നും ആർക്ക് എന്തായാലും ഇങ്ങനെ കുറച്ച് വരുമ്പം നമ്മൾ പഠിക്കുന്ന വ്യാകരണത്തിന്റെ പ്രായോഗിക ജ്ഞാനം കൃത്യമായിട്ടും ഉണ്ടാവും. തഥാച്ച നാഡി ഖണ്ഡേ എത്ര എത്ര ഏതത് അസ്മാത് ശരീരാത് ഉത്ക്രാമതി അഥ ഇഗണിച്ചേവ രശ്മിഭിഹി ഊർധ്വം ആക്രമദേരി മോക്ഷോരാദിത്യപ്രാപ്തിരഭീത തസ്മാത് പ്രസിദ്ധമേവ തേജോ ജ്യോതിശബ്ദമിതി ഏവം പ്രാപ്തേ ബ്രഹ്മാപരമേവ ബ്രഹ്മജ്യോതിശബ്ദം കസ്മാത് ദർശനാൻ തസ്യ ഹി ഇഹ. ധൈര്യമില്ല, അറിയാമെങ്കിലും പലർക്കും ധൈര്യമില്ല. അഗസ്തവണ്ണേ ദീർഘ പ്രകരണേ വക്തവ്യത്വേന അനുവർത്തിർ ദൃശ്യതേ യ ആത്മാ അപഹതപാത്മാ. എന്താ ശ്രുതി തന്നെ, ശ്രുതി തന്നെ വ്യാകരണം എത്രയോ കാലം കഴിഞ്ഞാ ഉണ്ടായത്, ശ്രുതി എത്രയോ പുരാതനം. അവിടെ തന്നെ ആ സന്ധികൾ വരുന്നതെല്ലാം കൃത്യമായി ചെയ്തിരിക്കുകയാണ്. ഇതി അപഹതപാത്മാ ത്വാദി ഗുണകസ്യ ആത്മനഃ പ്രകരണാത് അന്വേഷ്ടവ്യത്വേന വിജിജ്ഞാസിതവ്യത്വേന ച പ്രതിജ്ഞാനാത് ഏവം തു ഏവ തേ ഏവം തു ഏവ തു ഏവ ഇഗവേണ ചേജവായവയല്ല തു ഏവ ശ്രദ്ധിക്കണം. പൂർവ്വം അല്ല, തെറ്റുന്നതിന് കുഴപ്പമില്ല, അത് കുഴപ്പമില്ല, പക്ഷെ നമ്മളത് ശ്രദ്ധിക്കണം. അങ്ങനെ തെറ്റിയാലേ ശരിയാവും. തെറ്റ് പറഞ്ഞു എന്ന് വിചാരിച്ചാൽ അബദ്ധമില്ല, തെറ്റിൽ നിന്നേ ഒരാൾക്ക് ശരിയിലേക്ക് വരാൻ പറ്റും. ചിലപ്പോൾ ഞാൻ പറയുമ്പോഴും തെറ്റിപ്പോവും. തെറ്റ് നിങ്ങളുടെ മാത്രം സ്വന്തമല്ല, എനിക്കും പറ്റാറുണ്ട്. ഭൂയോ അനുവ്യാഖ്യാസ്യാമി എങ്ങപ്പതിച്ച അനുസന്ധാന അശരീരം അവസന്തം ന പ്രിയ പ്രിയ സ്പൃശത ഇതിച്ച ഇതിച്ച അശരീരതായി ജ്യോതി സമ്പത്തെ അസ്യ അഭിധാനാത് ബ്രഹ്മഭാവാച്ച അന്യത്ര ച അന്യത്ര അശരീരത അനുപത്തേ. നമുക്ക് നമ്മൾ പഠിച്ച സൂത്രങ്ങളാണ് കൂടുതലും വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം ആ പ്രധാനപ്പെട്ട സൂത്രങ്ങൾ പഠിച്ചത്. കൂടുതൽ പ്രയോജനത്തിൽ വരുന്ന സൂത്രങ്ങൾ ആണ് നമ്മൾ ആദ്യം പഠിച്ചത്. അപ്പൊ സാധാരണ സന്ധി എന്ന് പറയുന്നത് കൂടുതലും ഇതൊക്കെയാണ് വരുന്നത്. ബാക്കിയുള്ള സന്ധികൾ അപൂർവ സന്ധികളാണ്. സൗത്തം പുരുഷ ഇതിജ വിശേഷണ എത്തുക്തം എത്തുക്തം മുമുക്ഷോരാദിത്യ പ്രാപ്തിരഭിഹിത അഭിഹിത ഇതി അവിടെ ശ്രദ്ധിക്കണം. ന അസൗ ന അസൗ എന്ന് പറയുന്നിടത്ത് ഞാൻ പിരിക്കുന്ന ഏത് ഭാഗവും നോക്കണം. നിങ്ങൾ പറയുന്നത് ശരിയാണ്, പക്ഷെ ഞാൻ പിരിക്കുന്ന ഭാഗത്തല്ല. ന അസൗ എന്ന് പറയുന്നിടത്ത് അകസവനെ ദീർഘ അസൗ ആത്യന്തികോ എന്ന് പറയുന്നിടത്താണ് ഏച്ചോയവ അവിടെ ആവാദേശം. മോക്ഷോ ഗത്യുത്ക്രാന്തി സംബന്ധ നഹി ആത്യന്തികേ ഇഗോയണസി നഹി ആത്യന്തികേ മോക്ഷേ ഗത്യുത്ക്രാന്തി സ്ഥ ഇതി വക്ഷ്യാം. അപ്പൊ നമ്മൾ പഠിച്ചത് ഏകദേശം 98% സാർത്ഥകമായി. ഇപ്പോൾ സൂത്രങ്ങൾ ഇപ്പോൾ പരിചയമായി കഴിഞ്ഞു. ഇപ്പോൾ രണ്ടു മൂന്ന് ഉദാഹരണം കൂടെ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ഈ സൂത്രം ഞാൻ ചോദിക്കത്തില്ല, കാരണം ഇതിപ്പോൾ എല്ലാവർക്കും മനസ്സിലായതാണ്. അടുത്ത സൂത്രം നോക്കുക. ആകാശോ അർത്ഥാന്തരത്വാദി വ്യപദേശാത് ആകാശോ വൈ നാമരൂപയോർ നിർബഹിതേതന്തര തദ്ബ്രഹ്മ തദമൃതം സ ആത്മാ ഇതി ശ്രൂയത്തെ. ഇതും ചാന്തോക്യത്തിൽ വരുന്നതാണ്. നാമരൂപങ്ങളെ നിർവഹണം ചെയ്യുന്നത് എന്ന് വെച്ചാൽ നാമരൂപങ്ങളെ പ്രകടമാക്കുന്നത് എന്താണ്? ആകാശമാണ്. തേ അത് അന്തര ഈ നാമരൂപങ്ങൾ ഏതെന്തിനാണോ സ്ഥിതി ചെയ്യുന്നത് തദ് ബ്രഹ്മ അതിനെയാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. ഏതിനെ? ആകാശത്തിന്. തത് അമൃതം അതാണ് അമൃതം. സ ആത്മാ അതാണ് ആത്മാവെന്ന് എന്തിനു പറയുന്നു? ആകാശത്തെ. ഇവിടെ സംശയം വരുന്നു. ഇതി ശ്രീയതേ തമ്മിക്കും ആകാശ ശബ്ദം പരംബ്രഹ്മ. ഇവിടെ ഈ ആകാശം എന്ന് പറഞ്ഞിരിക്കുന്നത് പരബ്രഹ്മമാണോ? കിംബ പ്രസിദ്ധമേവ ഭൂതാകാശം പൂർവക്ഷി ചോദിക്കുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്നതെന്നാണ് ആകാശമാണ് ബ്രഹ്മം എന്ന് പറഞ്ഞു. ബ്രഹ്മവും ആകാശമാണെന്നല്ല പറഞ്ഞത്. ബ്രഹ്മം ബ്രഹ്മമെന്ന് സാധാരണ പറയുന്ന ആകാശത്തിനാണെന്നാണ് പറയുന്നത്. അപ്പൊ പൂർവക്ഷി പറയുന്നു ഈ ബ്രഹ്മമെന്ന് ശ്രുതി പറയുന്നത് അമൃതമെന്ന് പറയുന്നത് ആത്മാവെന്ന് പറയുന്നത് ഈ ഭൂതാകാശത്തെയാണ്. കിംബാ പ്രസിദ്ധമായ ഭൂതാകാശം ഇതി വിചാരേ. അങ്ങനെയാണ് ഇവിടുത്തെ ചർച്ച. ഭൂതപരിഗ്രഹോ യുക്ത ഭൂതം പഞ്ചഭൂതങ്ങളിൽപ്പെട്ട ആകാശമാണ് എന്ന് ഗ്രഹിക്കുന്നതാണ് യുക്തി പൂർവക്ഷം. ആകാശ ശബ്ദസ്യ തസ്മിൻ രൂഢത്വാ ആകാശം എന്ന് പറയുന്ന ഈ ശബ്ദം എന്ന് പറയുന്നത് ഭൂതാകാശമാണ് എന്നുള്ള കാര്യം ലോകപ്രസിദ്ധമാണ്. ലോക രൂഢം എന്ന് പറഞ്ഞാൽ ലോകപ്രസിദ്ധം, എല്ലാവർക്കും അതിനെ അറിയാവുന്ന അർത്ഥം. നാമരൂപ നിർവഹണസിച്ച ആകാശ അവകാശദാനദ്വാരേണ തസ്മിൻ യോജയിതും ശക്യത്വം. പക്ഷെ നാമരൂപങ്ങളെ സൃഷ്ടിക്കുന്നത് ആകാശമെന്ന് എങ്ങനെ പറയാൻ പറ്റും? പറയുന്നു നാമരൂപങ്ങൾക്ക് നിലനിൽക്കുന്നതിനൊരു ഇടം വേണം, അതാണ് അവകാശം. എവിടെ നാമരൂപങ്ങളൊക്കെ നിലനിൽക്കുന്ന ആ ഇടം, അതാണ് ആകാശം. കാരണം നാമത്തിനും രൂപത്തിനും നിലനിൽക്കാനൊരു സ്ഥലം വേണ്ടേ? സ്ഥലമെന്ന് പറയാൻ പറ്റില്ല, കാരണം അത് അമൂർത്തമായ വസ്തു കൊണ്ടാണ് പറയുന്നത്. അവകാശമാണ് ഇടം എന്ന് പറയുന്നു. അപ്പോ നാമരൂപങ്ങളെ പ്രകടമാകുന്നത് അവിടെയാണ് എന്ന് പറയുന്നത് എന്തുകൊണ്ട്? നാമരൂപങ്ങൾക്ക് പ്രകടമാകുന്നതിനുള്ള ഇടം എന്നുള്ള രീതിയിലാണ് പൂർവക്ഷി പറയുന്നു. നാമരൂപ നിർവഹണ സിച്ച ആകാശ നിർവഹണം ചെയ്യിക്കുക എന്നാണ് അവർ പറയും. കാര്യനിർവഹണം എന്ന് വെച്ചാൽ അതിനെ ചെയ്യുക, നിലനിർത്തുക, അതിനു വേണ്ടി വന്നാൽ സൃഷ്ടിക്കുക, പ്രകടമാക്കുക, ഇങ്ങനെയുള്ള അർത്ഥങ്ങളെല്ലാം പറയാം. അപ്പോൾ നാമരൂപങ്ങൾ ഇവിടെ പ്രകടമാക്കുന്ന അല്ലെങ്കിൽ നിലനിർത്തുന്നതിനുള്ള ഒരു അവകാശം, ഇടം, അതാണ് ആകാശം. നാമരൂപം നിർവഹണിച്ച് ആകാശ അവകാശദാനദ്വാരം, അവകാശദാനം ചെയ്യുന്നു, അതാണ് ആകാശം. തസ്മിന് യോജയിത് ശക്യത്വം. അതുകൊണ്ട് നാമരൂപങ്ങൾ ശ്രുതി പറഞ്ഞു നാമരൂപയോർ നിർവഹിത എന്ന് പറഞ്ഞതും ഭൂതാകാശത്തിൽ യോജിക്കും. പൂർവക്ഷം നിസ്രഷ്ടൃത്വാദേശ സ്പർശ്യ ബ്രഹ്മലിംഗ അശ്രമണ. ഇവിടെ ഇത്രേ പറഞ്ഞുള്ളൂ. എന്താണ് നാമരൂപങ്ങളുടെ നിർവഹണം ചെയ്യുന്നു, നാമരൂപങ്ങളെ സൃഷ്ടിക്കുന്ന എന്ന് പറഞ്ഞില്ല. സൃഷ്ടിക്കുന്നതെന്ന് പറഞ്ഞാൽ ശരിയാണ്, ആകാശം കേവലം അവകാശ ഇടം കൊടുക്കുന്ന ഒന്നാണ്, അത് നാമരൂപങ്ങളെ സൃഷ്ടിക്കുന്ന ഒന്നല്ല എന്ന് പറയാം. സൃഷ്ടിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയാം സൃഷ്ടിക്കുന്നത് ബ്രഹ്മമാണ്. ഇവിടെ സൃഷ്ടിയെക്കുറിച്ച് പറയുന്നില്ല, നാമരൂപങ്ങളെ നിലനിർത്തുന്നുവെന്നേ പറയുന്നുള്ളൂ. ആ നിലനിർത്തുന്ന എന്താണ്? ഭൂതാകാശമാണ് പൂർവക്ഷി പറയുന്നു. സൃഷ്ടിത്വാദേശിച്ച സ്പഷ്ടസ്യ ബ്രഹ്മലിംഗസ്, അതാണ് സ്പഷ്ടബ്രഹ്മലിംഗം. എന്നുവെച്ചാൽ എവിടെയെങ്കിലും സൃഷ്ടിയെക്കുറിച്ച് പറയണമെങ്കിൽ ധരിക്കണം അതിനു മുമ്പിൽ ഒരു സൃഷ്ടാവ് ഉണ്ടായിരിക്കും, ആ സൃഷ്ടാവ് ബ്രഹ്മമാണ്, അങ്ങനെയൊക്കെ നമുക്ക് തീരുമാനിക്കാം. ഇവിടെ നാമരൂപങ്ങളുടെ സൃഷ്ടാവിനെ കുറിച്ച് പറയുന്നില്ല, നാമരൂപങ്ങളുടെ സൃഷ്ടിയെക്കുറിച്ചും പറയുന്നില്ല. അതുകൊണ്ടിവിടെ ആകാശ ശബ്ദം കൊണ്ട് ബ്രഹ്മത്തെ എടുക്കാൻ പാടില്ല. ഏവം പ്രാപ്തേ ഇതമുച്ചിത്, ഇത്രയും പ്രാപ്തമാകുമ്പോൾ ഇവിടെ പറയുന്നു പരമേവ ബ്രഹ്മ ഇഹ ആകാശ ശബ്ദം ഭവിതമർഹതി. ഇവിടെ ആകാശ ശബ്ദം കൊണ്ട് പരബ്രഹ്മത്തെ തന്നെ എടുക്കണം. കസ്മാത്, എന്തുകൊണ്ട്? അർത്ഥാന്തരത്വാദി വിപദേശ, അർത്ഥാന്തരം തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് കൊണ്ട്. അത് വിശദീകരിക്കുന്നു. അതെന്താണ്? സൂത്രത്തിൽ പറഞ്ഞിരിക്കുകയാണ് ആകാശ, ആകാശം എന്ന് പറയുന്നത് ബ്രഹ്മമാണ്. എന്തുകൊണ്ട്? അർത്ഥാന്തരത്വാദി വിദേശ, അർത്ഥാന്തരത്വാദികൾ പറഞ്ഞിരിക്കുന്നത് കൊണ്ട്. എന്താണത് വ്യാഖ്യാനിക്കുന്നു? ഈ അർത്ഥാന്തരം എന്ന് പറഞ്ഞിരിക്കുന്നത് നാമരൂപാഭ്യാം അർത്ഥാന്തരഭൂതം ആകാശം വ്യവിശ്യതി. അവിടെ ആ ശ്രുതി തന്നെ തേ യദന്തര എന്ന് പറഞ്ഞിരിക്കുന്നു. തേ എന്ന് പറഞ്ഞാൽ നാമരൂപങ്ങൾ, അതിൽ നിന്നും അന്യമായ അർത്ഥാന്തരം എന്ന് വെച്ചാൽ അന്യതാർത്ഥം, മറ്റൊരു വസ്തുവിനെ പറഞ്ഞിരിക്കുന്നു. നാമരൂപങ്ങളിൽ നിന്നും അന്യമായ ഒരു വസ്തുവിനെ പറഞ്ഞിരിക്കുന്നു. എങ്ങനെ? നാമരൂപങ്ങൾ ഏതൊന്നിലാണോ എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അത് നാമരൂപത്തോടുകൂടിയ ഒന്നല്ലോ. നാമരൂപങ്ങൾ ഏതൊന്നിലാണോ എന്ന് പറയുമ്പോൾ എല്ലാ നാമരൂപങ്ങൾക്കും ആധാരമായിരിക്കുന്ന ഒന്നിനെ എടുക്കണം, അത് ആകാശമല്ല. ആണ് പറഞ്ഞിരിക്കുന്നത്. തേ യദന്തരാ തദ്ബ്രഹ്മൈതിഹി നാമരൂപാഭ്യാം അർത്ഥാന്തരഭൂതം ആകാശം. ഇവിടുത്തെ ആകാശം എന്ന് പറയുന്നത് നാമരൂപങ്ങളിൽ നിന്നും അന്യമായ ഒരു വസ്തുവാണ്, അതിനെയാണ് പറയുന്നത് ഉപരിഷതി. അപ്പൊ നാമരൂപങ്ങളിൽ നിന്നും അന്യമായ ഒന്ന് എന്ന് പറയുമ്പോൾ എന്താ അത് പറയുന്നു? എന്നുവെച്ച ബ്രഹ്മണോ അന്യ നാമരൂപാഭ്യം അർത്ഥാന്തര സംഭവതി. നാമരൂപങ്ങളിൽ നിന്നും അന്യമായ ഒരു വസ്തു എന്ന് പറയുമ്പോൾ അത് ബ്രഹ്മമല്ലാതെ മറ്റൊന്നും ആകത്തില്ല. എന്നുവെച്ചാൽ ബ്രഹ്മണോ അന്യ, ബ്രഹ്മത്തിൽ നിന്നും അന്യമായി നാമരൂപാഭ്യം അർത്ഥാന്തര സംഭവതി. നാമരൂപങ്ങളിൽ നിന്നും അർത്ഥാന്തരം അന്യമായ ഒരു വസ്തു സംഭവിക്കത്തില്ല. സർവസ്യ വികാര ജാതസ്യ നാമരൂപാഭ്യാമേവ വ്യാകൃതത്വം. എന്തുകൊണ്ട് സർവ വികാരജാതങ്ങളും ഇവിടെ വ്യാകരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് വെച്ചാൽ അഭിവ്യക്തമായിരിക്കുന്നത്, പ്രകടമായിരിക്കുന്നത് നാമരൂപങ്ങളിലൂടെയാണ്. ഏതായാലും ശരി, നാമരൂപമില്ലാത്ത ഒരു കാര്യമില്ല വികാരം എന്ന് പറയുന്ന കാര്യം. ഇവിടെ എന്തെല്ലാം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ശബ്ദസ്പർശ രൂപ രസഗന്ധ രൂപത്തിൽ പ്രകടമായിരിക്കുന്നതല്ല, നാമരൂപങ്ങളോടുകൂടി പ്രകടമായിരിക്കുകയാണ്. ഇതിനാണ് വികാരം എന്ന് പറയുന്നത്. അതെല്ലാം ബ്രഹ്മത്തിൽ നിന്ന് പ്രകടമായതാണ്. നാമരൂപയോരപി നിർവഹണം നിരങ്കുശം ബ്രഹ്മണോ അന്യത്ര സംഭവതി. ഈ നാമരൂപങ്ങളുടെ ആ ഈ പ്രകടഭാവം അത് ന ബ്രഹ്മണോ അന്യത്ര നിരങ്കുശ സംഭവതി. അതിനൊരു ഹേതു എടുത്തു കഴിഞ്ഞാൽ ബ്രഹ്മത്തിൽ നിന്ന് അന്യമായി ഒരു നിരങ്കുശമായ ഒരു കാരണത്തെ, നിരപേക്ഷമായ ഒരു കാരണത്തെ എടുക്കാൻ പറ്റത്തില്ല. നമുക്കിവിടെ ഒരു കാര്യത്തിന് ഒരു കാരണത്തെ കണ്ടെത്താൻ പറ്റും. കാരണം ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുന്നു, പാത്രം എന്ന് പറയുന്ന ഒരു കാര്യത്തെ എടുക്കുക, അതിന് നാമരൂപമുണ്ട്, അതിന് ഒരു കാരണമായിരിക്കുന്നത് മൃത്താണ്. പക്ഷെ ആ കാര്യകാരണ ഭാവം എന്ന് പറയുന്നത് എന്താണ്? നിരങ്കുശമല്ല എന്ന് വെച്ചാൽ അത് നിരപേക്ഷമല്ല, അപേക്ഷികമാണ്. ആ പാത്രത്തിന് മൃത്തിൽ നിന്നേ ഉണ്ടാകാൻ പറ്റൂ, പാത്രത്തിന് മൃത്തിൽ നിന്നേ ഉണ്ടാകാൻ പറ്റൂ, മറ്റൊരു വസ്തുവിന് ആ മൃത്തിൽ നിന്നുണ്ടാകാൻ പറ്റത്തില്ല. മറ്റൊരു വസ്തു പാത്രത്തിന് കാരണമാകത്തില്ല, സാപേക്ഷികമാണ്. മൃത്തിൽ നിന്നുണ്ടാകുന്നില്ല ആ പാത്രം ആയിരിക്കും, അത് പല രൂപത്തിലായാലും ശരി, അതിന്റെ നാമരൂപങ്ങൾക്ക് സമാനതകളുണ്ടായിരിക്കും. അപ്പൊ കാര്യകാരണ ഭാവത്തെ ഈ ലോകത്തിൽ പല രീതിയിൽ കാണാൻ പറ്റും. പിതാവിൽ നിന്ന് പുത്രനുണ്ടാകുന്നു, മൃഗത്തിൽ നിന്ന് മൃഗമുണ്ടാകുന്നു, പക്ഷിയിൽ നിന്ന് പക്ഷിയുണ്ടാകുന്നു, വൃക്ഷങ്ങളിൽ നിന്ന് വൃക്ഷമുണ്ടാകുന്നു. ഇങ്ങനെയുള്ള കാര്യകാരണ ബന്ധങ്ങളിലെല്ലാം പരസ്പരം അവിടെ കാരണത്തിൽ നിന്ന് അല്ലെങ്കിൽ കാരണത്തെ ആശ്രയിച്ച് നാമരൂപങ്ങൾ കാര്യരൂപത്തിൽ പ്രകടമാകുന്നത് കാണുന്നുണ്ടെങ്കിലും ഇവിടെ എന്താണ്? ഈ കാര്യകാരണ ബന്ധത്തിൽ ലോകത്ത് കാണുന്ന നിരപേക്ഷമായൊരു കാര്യകാരണ ബന്ധം അവിടെ കാണാൻ കഴിയുന്നില്ല. അവിടെയെല്ലാം എന്ത് വരുന്നു? പരസ്പര ആശ്രയ ആശ്രിത ഭാവം വരുന്നു. ആ കാരണത്തെ ആശ്രയിച്ചൊരു പ്രത്യേക കാര്യം മാത്രം, ആ കാര്യത്തിന് ആ കാരണത്തെ വിട്ടിരിക്കാൻ കഴിയുന്നില്ല. ആ കാരണത്തിൽ നിന്ന് അതിൻ്റെ സമാന സ്വഭാവമില്ലാത്തതായ മറ്റൊരു കാര്യം ഉണ്ടാകുന്നില്ല. സാങ്കുശമാണ്, സാപേക്ഷികമായിരിക്കുന്നു. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, നാനാ രൂപത്തിലുള്ള നാനാ നാമങ്ങളോടുകൂടിയ വിചിത്രമായ കാര്യങ്ങൾ കാണുന്നുണ്ട്. ഈ വിചിത്രമായ കാരണങ്ങളുടെ എല്ലാം പരമമായ കാരണത്തെ അന്വേഷിച്ചു കഴിഞ്ഞാൽ അത് നിരങ്കുശമായ നിരപേക്ഷമായ ഒരു കാരണമായിരിക്കും. ആ നിരപേക്ഷമായ കാരണത്തെക്കുറിച്ചാണ് പറയുന്നത്. എന്താണ്? എല്ലാ നാമരൂപങ്ങളെയും നിർവഹണം ചെയ്യുന്നത്, അതിനെ സൃഷ്ടിക്കുകയും നിലനിർത്തുകയും നശിപ്പിക്കുകയും ചെയ്യുന്നു എന്ന് അർത്ഥപ്പെടുന്നു. അത് ആണ് പറയുന്നത്. എന്താണ്? നാമരൂപയോരവി നാമരൂപങ്ങളുടെയും നിരങ്കുശമായ നിർവഹണം, നിരങ്കുശമായ ഈ നാമരൂപങ്ങളുടെ സൃഷ്ടിസ്ഥിതികളെല്ലാം ന ബ്രഹ്മണോ അന്യത്ര സംഭവതി. അതിന് ബ്രഹ്മമല്ലാതെ ഒരു കാരണത്തെ സ്വീകരിക്കാൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ ഇവിടെ പറയുന്ന ഒരു പ്രധാന കാര്യം എന്താണ്? നമ്മൾ ഈ പ്രപഞ്ചത്തില് കാര്യകാരണങ്ങളെ അന്വേഷിച്ചു പോയി കഴിഞ്ഞാൽ ഈ സ്ഥൂലമായിരിക്കുന്ന പ്രപഞ്ചത്തിന്റെ ഓരോ അംശത്തിന്റെയും അതിനോട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു സൂക്ഷ്മമായ കാരണത്തെ കണ്ടെത്താൻ പറ്റും. ആ കാരണം എന്ന് പറയുന്നത് എന്തായിരിക്കും? പ്രാപഞ്ചികമായിരിക്കും, ഭൗതികമായിരിക്കും. കാര്യവും കാരണവും രണ്ടും ഭൗതികമായിരിക്കും. അതാണ് പ്രപഞ്ചത്തിൽ കാര്യകാരണത്തെ അന്വേഷിക്കുമ്പോൾ വരുന്ന ഒരു തകരാറ്. കാരണം അവിടുത്തെ കാര്യകാരണം ബന്ധം എന്ന് പറയുന്നത് സാങ്കുശമാണ്, സാപേക്ഷികമാണ്, നിരങ്കുശമല്ല. നിരങ്കുശമായ കാരണത്തെ കണ്ടെത്തണമെങ്കിൽ എന്ത് വേണം? ഈ പ്രപഞ്ചത്തെ മൊത്തം ആകെ എന്താണ് ഒരു കാര്യമായിട്ട് കാണണം. എങ്ങനെയുള്ള കാര്യം? നാമരൂപാത്മകമായ കാര്യം. എന്നിട്ട് ഈ പ്രപഞ്ചത്തെ അപ്പോൾ ഓരോ കാര്യങ്ങളായിട്ടാണ് അല്ല കാണുന്നത്, പിന്നെ നാമരൂപാത്മകമായ ഏകകാര്യമായി കാണുന്നു. ഒരു കാര്യമാണത്, അതിനെയാണ് നമ്മൾ പറയുന്നത് നാമരൂപം. അങ്ങനെ നാമരൂപാത്മകമായ ഏകകാര്യമാണ് ഈ പ്രപഞ്ചമെങ്കിൽ ഇതിനെല്ലാത്തിനും കൂടി ചേർന്ന ഒരു കാരണം അതിനെ പറയുന്നു, ആണ് നിരങ്കുശമായ കാരണം, നിരപേക്ഷമായ കാരണം. ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് പരസ്പര സാപേക്ഷമായിരിക്കുകയാണ്. പ്രപഞ്ചത്തിൽ ഉള്ളിൽ കാണുന്ന കാര്യകാരണ ഭാവങ്ങളാണ് സാപേക്ഷത്തിലിരിക്കുന്നത്. നേരത്തെ പറഞ്ഞത് വൃക്ഷത്തിൽ നിന്നേ വൃക്ഷം ഉണ്ടാവും, മനുഷ്യൻ നിന്നേ മനുഷ്യണ്ടാവും, സാപേക്ഷതയുണ്ട്. പക്ഷേ ഈ സാപേക്ഷമായിരിക്കുന്ന സർവവും അങ്ങനെ ഒരു ബന്ധം കൂടാതെ തന്നെ നിരപേക്ഷമായ ബ്രഹ്മത്തെ ആശ്രയിച്ചിരിക്കുന്നു. അതുകൊണ്ട് ആ കാര്യങ്ങളെ എല്ലാം ചേർത്ത് പറഞ്ഞു ഇത് നാമരൂപങ്ങളാണ്. ആ നാമരൂപാത്മകമായിരിക്കുന്ന പ്രപഞ്ചത്തിന് ബ്രഹ്മത്തോടുള്ള ആ ബന്ധം എന്താണ്? ഇവിടെ ഈ പ്രപഞ്ചത്തിലെ കാര്യകാരണങ്ങളെ നിശ്ചയിക്കുന്നത് പോലെ നമുക്കവിടെ കാര്യകാരണത്തെ നിശ്ചയിക്കാൻ പറ്റില്ല. ഇവിടുത്തെ കാര്യകാരണ ബന്ധത്തെ കണ്ടുപിടിക്കുക എന്തുകൊണ്ട്? മൃത്തിൽ നിന്ന് പാത്രങ്ങൾ ഉണ്ടാവുന്നു, സുവർണത്തിൽ നിന്ന് ആഭരണങ്ങൾ ഉണ്ടാകുന്നു, ഇനിയുമത്തെ കണ്ടുപിടിക്കാം. പക്ഷേ ബ്രഹ്മവുമായിട്ട് ഇതിനെല്ലാത്തിനും നാമരൂപാത്മകമായിരിക്കുന്ന ഈ സമഷ്ടി പ്രപഞ്ചത്തിനുമുള്ള ആ ബന്ധം അത് നിരപേക്ഷമായതുകൊണ്ട് നമുക്കത് ഇങ്ങനെ ഭൗതികമായി അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് ഭൗതികമായ അന്വേഷണങ്ങൾ ശരിക്കും ബ്രഹ്മത്തിലെത്തിച്ചേരാത്തത്. അത് ഭൗതികമായ ഒരു പരമാവധി വരെ പോകത്തുള്ളൂ, അങ്ങേറ്റം വരെ പോകും. പക്ഷെ ആ ചെന്നെത്തിച്ചേരുന്ന എവിടെയായിരിക്കും? ഈ ഭൗതികമായ ഈ കാര്യകാരണ ശൃംഖലയുടെ ഏതെങ്കിലും ഒരു ഭാഗത്തായിരിക്കും. നിരപേക്ഷ തലത്തിൽ എത്തിച്ചേരത്തില്ല. ഇവിടെ പറയുന്നു അങ്ങനെയല്ല. ഇവിടുത്തെ ഈ കാര്യകാരണഭാവം എന്ന് പറയുന്നത് ഈ കാര്യകാരണഭാവം പ്രപഞ്ചത്തിൽ അന്തർഭവിച്ചത് ഇരിക്കുന്നതായി മനസ്സിലാക്കുക. ആദ്യം ഇവിടെ തന്നെ പ്രപഞ്ചത്തിൽ തന്നെ കാര്യവും കാരണവും. പക്ഷെ ഇതിനപ്പുറം നിരപേക്ഷമായ ഈ പ്രപഞ്ചത്തെ മുഴുവൻ നാമരൂപങ്ങളായിട്ട് എടുത്തു കഴിഞ്ഞാൽ അതിനൊരു കാരണമുണ്ട്, അതിനെയാണ് ഇവിടെ ബ്രഹ്മം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആധുനികമായ ഭൗതികമായ കാര്യകാരണ സങ്കല്പങ്ങളും കാര്യകാരണത്തെ സംബന്ധിച്ചുള്ള നിഗമനവും ഇവിടെ പറയുന്ന അദ്വൈതിയുടെ ഈ നിഗമനവും തമ്മിൽ വ്യത്യാസമുണ്ട്, രണ്ടും രണ്ടാണ്. ഭൗതികമായ കാഴ്ചപ്പാടിലും അന്വേഷണത്തിലും അവർക്ക് നിരപേക്ഷമായ ഒരു തലമെന്നുള്ള കാഴ്ചപ്പാടില്ല. അവർ കാര്യകാരണ ഭാവത്തിൽ നിന്നുകൊണ്ടൊരു കാരണത്തെ കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. ആ കാരണം സ്ഥൂലമായ കാര്യത്തെ അപേക്ഷിച്ച് സൂക്ഷ്മമായിരിക്കും. സാധാരണ ബുദ്ധിയുണ്ടോ മറ്റും ഊഹങ്ങളുമുണ്ടോ അനുമാനമുണ്ടോ ഒന്നും കണ്ടെത്താൻ കഴിയാത്തതായിരിക്കും. അതൊക്കെ ശരിയായിരിക്കും, പക്ഷെ അത് സാപേക്ഷ തലത്തിലേ നിൽക്കത്തുള്ളൂ. അദ്വൈതം പറയുന്ന അങ്ങനെയല്ല, നിരപേക്ഷമായൊരു തലമുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. നാമരൂപ്യൂരപി നിർബഹണം നിരങ്കുശം നാം ബ്രഹ്മണോ അന്യത്ര സംഭവതി. അതുകൊണ്ട് അങ്ങനെയുള്ള നിരപേക്ഷമായ ഒരു കാരണം, അതിനെക്കുറിച്ചാണ് ഇവിടെ അദ്വൈതത്തിൽ ചർച്ച ചെയ്യുന്നത്. ആ കാരണം എന്ന് പറയുന്നത് ഭൗതികമായ ആകാശമല്ല, കാരണം അത് സാപേക്ഷമായൊരു അത് കാരണമാണെന്ന് പറയുന്നത്. അത് സാപേക്ഷമായ ഒരു കാരണമാണ്, നിരപേക്ഷമായ കാരണമാണ്, ബ്രഹ്മം. അതുകൊണ്ട് പുറൂഷി ആകാശം എന്ന് പറയുന്നതുകൊണ്ട് ഭൂതാകാശം എന്ന് പറയുന്നത് ശരിയല്ല, അത് ബ്രഹ്മമാണ്.